ഈശ്വര ഗുരുരാത്മേദേ ശുദ്രാദിഗണത്തിൽ ആദ്യത്തെ സൂത്ര ശുഗസ്യ തദനാദരസ്യുണ തദാദ്രഗുണ സൂചിതേഹി ഈ അധികരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പലരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത കാര്യമാണ്. ഇങ്ങനെ ഒരു അപശുദ്രാധികരണം പൂർവമീമാംസയിലുമുണ്ട്, ജൈമിനീയ സൂത്രങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം. ജൈമിനീയ സൂത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജൈമിനീയ സൂത്രങ്ങളും ഇവിടെ പൂർവമീമാംസ ഉത്തരമീമാംസയും തമ്മിലുള്ള വ്യത്യാസം. അവിടെ ധർമ്മ ജിജ്ഞാസയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, ഇവിടെ ജ്ഞാനമീമാംസയെക്കുറിച്ചും ബ്രഹ്മമീമാംസ. പൂർവമീമാംസയിൽ ആരാണ് കർമ്മത്തിന് അധികാരി, വേദ അധ്യയനം ചെയ്യുന്നതിന് ആരാണ് അധികാരി തുടങ്ങിയ വിഷയങ്ങളെല്ലാം അവിടെയാണ് ചർച്ച ചെയ്യുന്നത്, തീരുമാനിക്കുന്നു. ഇവിടെ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ്, ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച്. അപ്പോൾ ബ്രഹ്മജ്ഞാനം എന്താണ്, ബ്രഹ്മം എന്താണ്, ബ്രഹ്മജ്ഞാനത്തിന് അധികാരി ആരാണ്, അതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അതിനിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം വന്ന അപശുദ്രാധികരണം നമുക്ക് പൂർവമാംസയുടെ ചോടു പിടിച്ച്. അപ്പൊ അതവിടെ എങ്ങനെയാണ് ചർച്ച ചെയ്തത്? അവിടെ അധികാര നിരൂപണം എന്ന് പറയുന്നതന്നെ ആറാം അധ്യായത്തിൽ, ഇവിടെ ഒന്നാം അധ്യായത്തിലാണ് അധികാര നിരൂപണം. ആറാം അധ്യായത്തിൽ നാലാമത്തെ സൂത്രമാണ് അവിടെ അധികാര നിരൂപണം തുടങ്ങുന്നത്. ശാസ്ത്രത്തിന് ആരാ അധികാരി? കർമ്മണ സഫലത്വാ ശാസ്ത്രം തു സർവാധികാരം സ്യാ, ഇവിടെ തുടങ്ങുന്നതാണ്. കർമ്മം എന്ന് പറയുന്നത് സഫലമാണ്, കർമ്മം ചെയ്താൽ ഫലം തീർച്ചയായും ഉണ്ടാകും, അത് മീമാംസകരുടെ സിദ്ധാന്തമാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിന് സർവരും അധികാരിയാണ് എന്നാ പറയുന്നു. അത് പൂർവ്വ മീമാംസയിലായാലും ശരി, ഉത്തരമീമാംസയിലായാലും ശരി, സൂത്രങ്ങളെ അവരവരുടെ താല്പര്യം അനുസരിച്ച് എങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. സൂത്രം എന്ത് വിവക്ഷിക്കുന്നു എന്നുള്ളത് വ്യാഖ്യാതാവിന്റെ മനസ്സിലിരിപ്പാണ്. അപ്പൊ അവിടെ സൂത്രം കണ്ടുകഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? കർമ്മം സഫലമാണ്, അതുകൊണ്ട് ശാസ്ത്രത്തിന് എല്ലാവരും അധികാരികളാണ്, സർവാധികാര സേവ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നീടാണ് വരുന്നത് അപശൂദ്രാധികരണം. അവിടെ വരുന്നു, അവിടെ പറയുന്ന എന്താണ്? ചാതുർവർണ്ണിയം അവിശേഷ കഴിഞ്ഞ ദിവസം പറഞ്ഞ തുടങ്ങുന്ന അങ്ങനെയാണ്. നാല് വർണ്ണങ്ങൾക്കും വേദത്തിൽ അധികാരമുണ്ട്. ഉടനെ ആത്രേയൻ എന്ന് പറയുന്ന ഋഷി വന്നിട്ട് പറയുന്നു അത് സാധ്യമല്ല. അങ്ങനെ എല്ലാവർക്കും അധികാരം പറയാൻ പറ്റത്തില്ല. ഉടനെ ബാദരി വന്നിട്ട് പറയുന്നു അല്ല, അത് ശരിയല്ല, എല്ലാവർക്കും അധികാരമുണ്ട്. പിന്നെ അവിടുത്തെ 18 സൂത്രങ്ങളിൽ പകുതി പകുതി വീതം രണ്ടുപേരും തമ്മിലുള്ള വാദപ്രതിവാദമാണ്. ബാദരി പറയുന്നു എല്ലാവർക്കും അധികാരമാകാം, അതിന് പല പല യുക്തികൾ പറയുന്നുണ്ട്, അത്രയും അത് അംഗീകരിക്കുന്നില്ല. അതാണ് അവിടുത്തെ സ്ഥിതി. അവിടെ ഇങ്ങനെ ഒരു ചർച്ചയാകാമോ എന്ന് ചോദിച്ചാകാം. കാരണം ഒരു ശാസ്ത്രത്തെ ഉപദേശിക്കുമ്പോൾ ആ ശാസ്ത്രത്തിന് ആരാണ് അധികാരി എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണ്. ആർക്ക് അധികാരമുണ്ട്, ആർക്ക് അധികാരമില്ല. അവിടുത്തെ ആ ചർച്ചയിൽ രണ്ടുപേരും ഒരുപോലെ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഋഷിമാരാണ്. ഒരാൾ പറയുന്നത് ശൂദ്രനോടെ അധികാരം കൊടുക്കണം, വേറൊരാൾ പറയുന്നു കൊടുക്കാൻ പറ്റില്ല. അതിന്റെ വാദഗതികൾ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കും. പക്ഷെ അതേ ചർച്ച ഉത്തരമീമാംസയിൽ വരുമ്പോ അത് ഇതുമായിട്ട് യോജിക്കുന്ന കാര്യമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപശൂദ്രാധികരണം എന്ന് പറയുന്ന ഒരു അധികരണം ഉത്തരമീമാംസയിൽ വരാനേ പാടില്ല. അപശബ്ദത്തിന് വർജനാർത്ഥത്തിൽ, വർജനം വർജിക്കുക എന്നുള്ള അർത്ഥം. അപശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശൂദ്രനെ ഒഴിവാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുക, അതുകൊണ്ടാണ് അവിടെ ചർച്ച ചെയ്തത്. അത് രണ്ടു പക്ഷം കാണും, ഏത് കാര്യത്തിനും രണ്ടു പക്ഷം കാണും. ഒരു കൂട്ടർ പറയും ശൂദ്രനാകാം, വേറെ കൂട്ടർ പറയും പാടില്ല. അങ്ങനെ ഒരു ചർച്ച അസംബന്ധമാണെന്ന് പറയാൻ പറ്റില്ല, ന്യായമാണ്. അത് ശരിയോ തെറ്റോ അത് പിന്നീട് തീരുമാനിക്കണം. പക്ഷെ ഇവിടെ അപശൂദ്രം, ശൂദ്രനെ വർജിക്കുക ഇവിടെ വിദ്യയിൽ, അങ്ങനെ ഒരു ചർച്ച ഇവിടെ അസംബന്ധമാണ്. ഇതിന് യാതൊരു സാങ്കത്യവും ഇവിടെ ഇല്ല. സൂത്രത്തിനോ ഭാഷ്യത്തിനോ യാതൊരു അവസരവും ഇവിടെ ഇല്ല. എന്തുകൊണ്ടില്ല? കാരണം ഇവിടെ ചർച്ച ചെയ്യുന്ന വിദ്യയെക്കുറിച്ചാണ്. അവിടെ ചർച്ച ചെയ്യുന്നത് കർമാധികാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേദാധ്യയനത്തിന്റെ അധികാരത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച വരെ. വിദ്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സൂത്രങ്ങളുടെ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജ്ഞാനത്തിന് എല്ലാ മനുഷ്യർക്കും അധികാരമുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് വ്യക്തമായും പറയുന്നുണ്ട്, ശൂദ്രനായ വിദുരർക്കും ജ്ഞാനമുണ്ട്. അതോടെ വ്യക്തമായും പറയുന്നുണ്ട്. അപ്പൊ ജ്ഞാനത്തിന് ആരാണ് അധികാരി എന്നുള്ള ഒരു ചർച്ച ഇവിടെ എടുത്തിടേണ്ട കാര്യമില്ല. കാരണം അത് ഭാഷ്യകാരൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ജ്ഞാനത്തിന് ശൂദ്രനായ വിദുരർക്കും അധികാരമുണ്ടെന്ന്. അപ്പിന്നെ ആ ഒരു കാര്യത്തിൽ ചർച്ചയുടെ ആവശ്യമില്ല. പിന്നെ എന്തിനത് ഇത്രയും വിസ്തൃതമായി ചർച്ച ചെയ്തു? ഇവിടെ ചർച്ച ചെയ്യുന്നത് വേദ അധ്യയനത്തിന് ആർക്ക് അധികാരമുണ്ടെന്നാണ്. അവിടെയാണ് ഭാഷ്യകാരൻ പറയുന്നത്, ഇവിടെ സമർത്ഥിക്കുന്നത്, വേദാധ്യയനത്തിന് ശൂദ്രന് അധികാരമില്ല. പക്ഷെ വേദാധ്യയനത്തിന് അല്ലെങ്കിൽ വൈദിക കർമ്മത്തിന് ശൂദ്രന് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ധർമ്മ മീമാംസയല്ല, ബ്രഹ്മമീമാംസയാണ്. ബ്രഹ്മമീമാംസയിൽ ബ്രഹ്മജ്ഞാനത്തിന് ആർക്കാണ് അധികാരമുണ്ടെന്നുള്ള കാര്യം ചർച്ച ചെയ്താണ്. എന്തുകൊണ്ട് ഈ പറയുന്ന ശൂദ്രന് ഇതിൽ അധികാരമുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം പൂർവമീമാംസി ചർച്ച ചെയ്തതാണ്. പൂർവമീമാംസി ചർച്ച ചെയ്ത കാര്യം ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ലേ? ഇല്ല. അത് ആദ്യം പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. നിങ്ങളുടെ ആദ്യത്തെ സൂത്രം അതാത് ബ്രഹ്മജിജ്ഞാസ, അവിടെ അധശബ്ദത്തിന്റെ അർത്ഥം പറയും. എന്താണ് അധശബ്ദത്തിന്റെ അർത്ഥം? അനന്തരം, എന്തിനു ശേഷം. അപ്പോ അവിടെ പറയും സ്വാധ്യായ അനന്തരം അവിടെ പറയുന്നത് സ്വാധ്യായ ആനന്ദരിന്ത് സമാനം. സ്വാധ്യായത്തിന് ശേഷം, അതായത് വേദ അധ്യയനത്തിന് ശേഷം എന്നുള്ള അർത്ഥം പറഞ്ഞാലോ, പല അർത്ഥങ്ങളും അവിടെ പറയും. കർമ്മജ്ഞാനത്തിന് ശേഷം ഒന്നർത്ഥം എടുത്താലോ, ധർമ്മ ജിജ്ഞാസയ്ക്ക് ശേഷം അർത്ഥം ഒന്നെടുത്താലോ പറയുന്നു, ഇതൊന്നും ശരിയല്ല. ഇങ്ങനെ ഒരർത്ഥം എടുത്താലോ, സ്വാധ്യായത്തിന് ശേഷം, വേദാധ്യയനത്തിന് ശേഷം പറയുന്നു, അങ്ങനെ ഒരർത്ഥം ഇവിടെ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? സ്വാധ്യായ ആനന്ദരിന്ത് സമാനം, അതിനെ വ്യാഖ്യാനിക്കുന്നു. അത്ര സ്വാധ്യായന വിഷയേന തദ്വിഷയം അധ്യയനം ലക്ഷ്യം, വേദാധ്യയനത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തഥാച അഥാദോ ധർമ്മജിജ്ഞാസ ഇത്യ അനേനൈവ ഗതമിതി നേദം സൂത്രം ആരബ്ധവ്യം. ആ ഒരു വിഷയം അഥാദോ ധർമ്മജിജ്ഞാസ എന്നുള്ള സ്ഥലത്ത് ചർച്ച ചെയ്തതുകൊണ്ട് എന്നുവെച്ചാൽ പൂർവമീമാംസയിൽ, അക്കാര്യത്തിന് വേണ്ടി ഇവിടെ ഈ ഒരു ഉത്തരമീമാംസ തുടങ്ങേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇവിടെ വ്യക്തമായി പറയുകയാണ്, എന്താണ് ആർക്കാണ് വേദ അധ്യയനം ചെയ്യാനുള്ള അവകാശം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് പൂർവമീമാംസ ചർച്ച ചെയ്തതാണ്. ഗതാർത്ഥമാണ്, ഗതാർത്ഥമായ ഒരു വിഷയത്തെക്കുറിച്ച് ശാസ്ത്രം ചർച്ച ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ശാസ്ത്രം വ്യർത്ഥമായി പോകും. ഇത് ആദ്യം അംഗീകരിച്ച കാര്യമാണ്. അങ്ങനെ അംഗീകരിച്ചതിന് ശേഷം പിന്നീട് ഇവിടെ ശൂദ്രന് വേദം അധ്യയനം ചെയ്യുന്നതിന് അവകാശമുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചർച്ച അസംബന്ധമാണ്. ഇത് ഉത്തരമീമാംസയോട് യോജിക്കാത്ത കാര്യമാണ്. എങ്ങനെ? ആദ്യം പറഞ്ഞത് കേട്ട് നോക്കുമ്പോൾ അപ്പൊ പൂർവാപര വിരുദ്ധമായി വരുന്നു, അത് വ്യക്തമായി മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ എന്തിനാണ് ശൂദ്രനെ വർജിക്കണമെന്ന് പറയുന്ന അപശൂദ്രൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തിന് വർജിക്കണമെന്നല്ല പറയുന്നത്, പ്രത്യേകം മനസ്സിലാണ്, വേദ അധ്യയനത്തിന് വർജിക്കണമെന്നാണ്. വേദ അധ്യയനത്തിന് വർജിക്കണമോ വർജിക്കണ്ടേ എന്നുള്ള കാര്യം പൂർവമീമാംസയിൽ ചർച്ച ചെയ്തതാണ്, ഗതാർത്ഥമാണ്. ആ കാര്യം പിന്നെ വീണ്ടും ഇവിടെ എന്തിനു ചർച്ച ചെയ്യണം? അപ്പൊ ഈ ചർച്ച ഇവിടെ അസംബന്ധമാണ്. അപശൂദ്രൻ എന്ന് പറയുന്ന ഒരു അധികരണം ഇവിടെ വരാനേ പാടില്ല. ശൂദ്രനെ വർജിക്കുന്നു എവിടെ? വിദ്യയിൽ. അങ്ങനെ ഒരു അധികരണത്തിന് ഇവിടെ യാതൊരു സാധ്യതയില്ല. പിന്നെ അവിടെ അനന്തരം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം പറഞ്ഞത്? അഥ ബ്രഹ്മജിജ്ഞാസ, എന്തിനു ശേഷമാണ്? പിന്നീട് അവിടെ പിന്നെ ചോദിക്കുന്നു, എന്താണ് നനുഹ കർമ്മ അവബോധാനന്തര്യം? കർമ്മജ്ഞാനത്തിന് ശേഷമാണോ? അല്ല. ധർമ്മ ജിജ്ഞാസ അതുമല്ല. പിന്നെന്താണ്? സാധന ചതുഷ്ടയ സമ്പത്തി അനന്തരം. അതോടെ തീർത്തും പറയുന്നുണ്ട്, ബ്രഹ്മജ്ഞാനത്തിന് അധികാരി ആരാണ്? സാധന ചതുഷ്ടയ സമ്പന്നൻ, അവനാണ് ബ്രഹ്മജ്ഞാനത്തിന് അധികാരി. ഈ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യുന്നില്ല, സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ചൊന്നും. ഭാഷ്യകാരൻ ഈ ഉത്തരമീമാംസയുടെ ഭാഷ്യം എഴുതിയിരിക്കുന്നത് മുഴുവൻ പൂർവമീമാംസയുടെ അതേ ചുവട് പിടിച്ചിട്ടാണ്. അപ്പോൾ അഥാദോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ഇത് ഈ ഭാഷയും പൂർവമീമാംസയുടെ ഭാഷയും കൂടെ അടുത്തടുത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ ആ വാചകത്തിന്റെ ഘടന പോലെ രണ്ടും ഒരുപോലെയാണ്. വിചാരം ഒരേ രീതിയിലാണ് പുരോഗമിക്കുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, അവിടെ ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇവിടെ പറയുന്നുണ്ട് അഥ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധന ചതുഷ്ടയ സമ്പത്തി അനന്തരം ബ്രഹ്മജിജ്ഞാസ. അപ്പൊ ബ്രഹ്മജ്ഞാനത്തിലുള്ള യോഗ്യതയായിട്ട് ഇവിടെ എന്താ പറയുന്നത്? സാധന ചതുഷ്ടയം. അപ്പൊ സാധന ചതുഷ്ടയം ഉള്ള ഒരുവന് ബ്രഹ്മജ്ഞാനത്തിന് അധികാരമുണ്ട്. അതിനാണ് വിതരണ ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. അപ്പൊ അപശൂദ്രൻ ശൂദ്രനെ വർജിക്കുന്നു ബ്രഹ്മജ്ഞാനത്തിനെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് പറയുന്നില്ല, ഭാഷ്യകാരനും അത് പറയുന്നില്ല. പിന്നെ ഇവിടെ യോജിക്കാത്ത ഒരു വിഷയത്തെ ഇവിടെ എന്തിന് കൃത്രിമമായി ചർച്ച ചെയ്തു? ഭാഷ്യകാരൻ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ആവശ്യമില്ലാത്ത ഒരു കാര്യം. അപ്പോൾ ആദ്യത്തെ ഇവിടുത്തെ തെറ്റ് എന്ന് പറയുന്ന ഇതാണ്. ഉത്തരമീമാംസയിൽ അപശൂദ്രൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ, ശൂദ്രനെ വർജിക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തെ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് ഗതാർത്ഥമാണ്, പൂർവമീമാംസി ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, വേദാധ്യയനത്തെ സംബന്ധിച്ച്, കർമ്മത്തെ സംബന്ധിച്ച്. ഇവിടെ വീണ്ടും അങ്ങനെ ഒരു വിഷയം ഭാഷ്യത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് ആദ്യം പറയേണ്ടത്. അങ്ങനെ ഒരു വിഷയത്തെ മനഃപൂർവ്വം ഇവിടെ ഉണ്ടാക്കി അങ്ങനെ ഒരു ചർച്ച ഭാഷ്യകാരം ചെയ്തിരിക്കുന്നത് ശൂദ്രനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്നല്ല അതിന് വേറെ ഒരു സമാധാനം പറയാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം ഇന്നും ചർച്ച ചെയ്തു. ഇത് മാത്രമല്ല, ഇന്നിവിടെ മുമ്പിൽ വരുന്ന 25-ാമത്തെ സൂത്രം, ഒരുപക്ഷെ നമുക്ക് ഓർമ്മ കാണത്തില്ല, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർക്കാറില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സൂത്രമാണ്. ഹൃദ്യപേക്ഷയാതു മനുഷ്യാധികാരത്വ, അതിന്റെ ഭാഷയത്തിൽ ഭാഷ്യകാരം പറയുന്നു എന്താണ്, ശാസ്ത്രം ഹി അവിശേഷ പ്രവൃത്തമപി മനുഷ്യാനേവ അധികരോതി. ശാസ്ത്രത്തിന് അധികാരി വ്യക്തമായി പറയുന്നു മനുഷ്യനാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യനും ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു, അതഹ മനുഷ്യാധികാരത്വ ശാസ്ത്രസ്യ, ശാസ്ത്രത്തിന് അധികാരി മനുഷ്യനാണ് എന്ന് പറഞ്ഞതിന് ശേഷം വ്യക്തമായിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലല്ലോ. മനുഷ്യനാണ് അധികാരം എന്ന് പറയുമ്പോൾ മൃഗം അധികാരം അല്ല. പൂർവമീമാംസയിൽ എന്താണ്, സൂത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏത് തരത്തിലും വ്യാഖ്യാനിക്കും, അവിടെയും ഭാഷ്യത്തിൽ കൃത്രിമങ്ങളുണ്ട്. കാരണം ശാസ്ത്രത്തെ സംബന്ധിച്ച് മനുഷ്യനാണ് അധികാരം ഉള്ളതെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവിടെ പശുവിന് അധികാരമുണ്ടോ പക്ഷിക്ക് അധികാരമുണ്ടോന്നും ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം മനുഷ്യനുമായിട്ട് പശുവും പക്ഷിയൊന്നും വാദപ്രതിവാദത്തിന് വരുന്നില്ല, ഞങ്ങൾക്കും അധികാരമുണ്ടെന്ന് പറഞ്ഞു. ദേവന്മാരും വരുന്നില്ല, ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കൊക്കെ അധികാരമുണ്ടോയെന്ന് ചിന്തിക്കുന്നത് മനുഷ്യൻ ചിന്തിക്കുന്ന അസംബന്ധമാണ്. പക്ഷെ അവിടെയെല്ലാം ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്, പട്ടിക്ക് അധികാരമുണ്ടോ പൂച്ചയ്ക്ക് അധികാരമുണ്ടോ ശാസ്ത്രത്തിൽ. അവ പട്ടിയോ പൂച്ചയോ വരുന്നുണ്ടോ മനുഷ്യന്റെ അടുത്ത്, ഞങ്ങൾക്കും അധികാരമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ അത് ചർച്ച ചെയ്യുന്നു? അത് ചർച്ച ചെയ്യുന്നതിന്റെ ഉദ്ദേശം ശൂദ്രന് അധികാരമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം. ദേവതകൾക്ക് അധികാരമില്ലെന്ന് പറയുന്നതും അതിനുവേണ്ടി തന്നെയാണ്. കാരണം ഒരു ദേവതയും മനുഷ്യനോട് വന്നിട്ട് പറയുന്നില്ല ഞങ്ങൾക്കും അധികാരമുണ്ടെന്ന്, പിന്നെ എന്തിനവിടെ. പക്ഷേ ശൂദ്രൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ശൂദ്രന് വേണ്ടി ഋഷിമാർ പറയുന്നുണ്ട്, ബാദരി പറയുന്നുണ്ട് ശൂദ്രനും അധികാരം കൊടുക്കണം. അപ്പോൾ അതിനെ നിഷേധിക്കണം. ഒരു വിഭാഗം പൗരോഹിത്യ ദുഷ്പ്രഭുത്വമുള്ള ഒരു വിഭാഗത്തിനത് ആവശ്യമാണ്. എല്ലാവരും അത് പറയുന്നു. എന്തുകൊണ്ട് ശൂദ്രനെ അടിമയാക്കണം, ശൂദ്രനെ കൊണ്ട് പാദ സേവിച്ചിരിക്കണം, അവൻ അറിവും കർമ്മവും ചെയ്തു കഴിഞ്ഞാൽ അവൻ തനിക്ക് തുല്യനാകും, അപ്പോൾ തനിക്ക് പണിക്ക് ആളെ കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള അസൂയയും ദുർഗുണങ്ങളുമുള്ള ഒരു വിഭാഗത്തിന്റെ ആഗ്രഹമാണ് ശൂദ്രനെ ഒഴിവാക്കുക എന്നുള്ളത്. ഞാൻ വേദാധ്യയനത്തിൽ അതുകൊണ്ട് ഈ അധികരണത്തിന് ആദ്യം മനസ്സിലാക്കേണ്ടത് അപശൂദ്ര അധികരണം എന്ന് കൊടുത്തത് തന്നെ തെറ്റാണ്. കാരണം സൂത്രകാരൻ അല്ല അധികരണങ്ങളെ തിരിച്ചത്, സൂത്രം എഴുതി ഭാഷ്യം വന്നു, ഭാഷ്യത്തെ നോക്കിയിട്ടാണ് അധികരണങ്ങളെ തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭാഷ്യകാരൻ ഈ സൂത്രങ്ങളെ പക്ഷപാതപരമായി വ്യാഖ്യാനിച്ചതുകൊണ്ട്, അസംബന്ധമായി വ്യാഖ്യാനിച്ചതുകൊണ്ട് ആണ് ഇതിന് അപശൂദ്രാധികരണം എന്നൊരു പേര് കിട്ടാൻ കാരണം. ഇനി ശൂദ്രാധികരണം എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വലിയ തകരാറില്ല. എന്തുകൊണ്ട്? അവിടെ ചിന്തിക്കാം, ശൂദ്രന് ജ്ഞാനത്തിന് അധികാരമുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇവിടെ പറയുന്നു എന്താണ്? വിദുരർ ജ്ഞാനിയാണ്. പക്ഷെ അപശൂദ്രൻ എന്ന് പറയുന്ന ഒന്ന് ഇവിടെ കൊടുക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. വാസ്തവത്തിൽ പൂർവ്വമീമാംസയിൽ അത് കൊടുത്തിരിക്കുന്നതിനും അർത്ഥമില്ല. പൂർവ്വമീമാംസയിലാണെങ്കിൽ ഒരു സൂത്രത്തിൽ അപശൂദ്ര എന്ന് പറയുന്ന ശബ്ദം വരുന്നുണ്ട്. ആത്രേയന്റെ പക്ഷക്കാർ പറയുമ്പോൾ അപശൂദ്ര ശബ്ദം വരുന്നു. വേണമെങ്കിൽ അതിന്റെ പേര് കൊടുത്തു എന്ന് സമാധാനിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ കൊടുക്കുന്നതിന് യാതൊരു സംഗതിയില്ല. പിന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നാണ്. ഇന്നതത്ര വ്യക്തമായിട്ടില്ലെങ്കിലും സങ്കീർണ ജാതികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതൊന്നും ഇന്ന് വ്യക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും പഴയൊരു കാലത്ത് അതുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ശൂദ്രന് ഞാൻ വേദാധ്യയനത്തിനും കർമ്മത്തിനും ഒക്കെ അധികാരമുണ്ടോ എന്ന് ചിന്തിക്കാം. കാരണം ഇപ്പോ അന്ന് ചിന്തിച്ചിരുന്നു, രാജസൂയത്തിൽ ബ്രാഹ്മണന് അധികാരമുണ്ടോ? ഇല്ല. അവിടെ ചിന്ത വരുന്ന എന്താണോ, ഏത് കർമ്മത്തിൽ ആർക്കാണ് അധികാരം, ക്ഷത്രിയൻ ഏത് കർമ്മത്തിൽ അധികാരം, എപ്പോ അത് ചെയ്യണം, അതിന്റെ കാണവേദാണോ, വസന്തി ബ്രാഹ്മണോ അഗ്നി ആദരീത, ബ്രാഹ്മണൻ അഗ്നിയാധാനം ചെയ്യേണ്ടത് ഇന്ന സമയത്താണ്, അങ്ങനെയുള്ള ചില വിഭജനങ്ങളൊക്കെ അന്ന് വച്ചിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ചർച്ച അസംബന്ധം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അത്തരം ഒരു ചർച്ച അസംബന്ധമാണ്. കാരണം ഇവിടുത്തെ സിദ്ധാന്തം തന്നെ എന്താണ്? ശൂദ്രന് ജ്ഞാനം ആകാവുന്നതാണ്. പിന്നെ അപശൂദ്രൻ എവിടെ വരും? ശൂദ്രനെ ഏതിലാ ഒഴിവാക്കുന്നത്? പിന്നെ ഒന്നിനെ ഒഴിവാക്കാൻ പറ്റും, എന്താണ്? വേദാധ്യയനത്തിനും കർമ്മത്തിനും. അത് പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇനി അവിടുത്തെ ചർച്ച എവിടെ എത്തിയെന്ന് നോക്കാം. അവിടെ ഈ രണ്ടു കൂട്ടരും ചർച്ച ചെയ്തിട്ട് ആദ്യം തന്നെ പറയുന്നത് എങ്ങനെയാണ്? എന്താണ്? കർമ്മണ സബലത്വ ശാസ്ത്രസ്യ സർവാധികാര, ശാസ്ത്രത്തിന് എല്ലാവരും അധികാരമാണ്. പിന്നെ പറയുന്നു ചാതുർവർണ്ണി അവിശേഷ, നാല് വർണ്ണത്തിന് അധികാരമുണ്ട്, അല്ലാതെ ശരിയല്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാദപ്രതിവാദമൊക്കെ നടത്തിയിട്ട് അവസാനം പറയും, നിങ്ങൾ ശൂദ്രന് വേദാധ്യയനത്തിനും കർമ്മത്തിനും അധികാരമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശൂദ്രൻ എവിടെയാണ് നിഷേധിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു സ്ഥാനം കാണിക്കണ്ടേ? അപ്പോ ആത്രേയ പക്ഷക്കാർ വേദം മുഴുവൻ പരിധി നോക്കിയിട്ടും ശൂദ്രന് വേദാധ്യയനവും കർമ്മവും നിഷേധിക്കുന്ന ഒരു വേദവാക്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം പറഞ്ഞു നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ന ശൂദ്രേണ അധ്യയതവ്യം, അങ്ങനെ ഒരു നിഷേധമുണ്ട്. പൂർവമീമാംസയിൽ പറയുന്നതാണ് അവസാനത്തെ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ. അതായത് 38-ാമത്തെ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ 6-ാം അധ്യായത്തിൽ 1-ാം പാദത്തിലാണ് അവിടെ അധികാര ചിന്ത വരുന്നത്, അധികാര വിചാരം. പിന്നെ ശൂദ്രേണ അധ്യയതവ്യം എന്ന് പറഞ്ഞ ഒരു നിഷേധമുണ്ട്. അതുകൊണ്ട് ശൂദ്രന് വേദാധ്യയനം പാടില്ല. അപ്പൊ ചോദിക്കുക, അതെവിടെയാ? വേദത്തിലല്ല, ഗൗതമ സ്മൃതിയിൽ. ശൂദ്രന് അധ്യയനം ചെയ്യാം എന്ന് പറയുന്ന വ്യാസസ്മൃതിയുണ്ട്, ഭൃഗുസ്മൃതിയുണ്ട്, പല സ്മൃതികളുമുണ്ട്. ഈ സ്മൃതികളെയൊന്നും അവിടെ ഉദാഹരണമായിട്ട് എടുത്തില്ല, മറിച്ച് ഗൗതമ സ്മൃതി അതിലും അങ്ങനെയുണ്ട്. എന്താണ്? ശൂദ്രൻ അധ്യയനം ചെയ്യാൻ പാടില്ല. അവിടെ വച്ച് ചർച്ച അവസാനിപ്പിക്കും, പിന്നെ മുമ്പോട്ട് ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് അവിടെ ആത്രേയൻ അവിടെ പറയുകയാണ് ഇങ്ങനെ ഗൗതമസ്മൃതിയെ നിഷേധിച്ചിട്ടുള്ളതുകൊണ്ട് ശൂദ്രന് വേദാധ്യയനം പാടില്ല എന്നാണ്. അപ്പൊ സ്മൃതിയിൽ, ശ്രുതിയിലില്ലാത്ത ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയണമെന്നാണ് വൈദികന്മാരുടെ നിയമം. അപ്പൊ അങ്ങനെ ഒരു ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ആ ചർച്ച അവസാനിപ്പിച്ചു. കാരണം വേദത്തിൽ അങ്ങനെ ഒരു ഭാഗത്തും പറയുന്നില്ല. എന്താണ്? ശൂദ്രൻ വേദാധ്യയനം ചെയ്യാൻ പാടില്ല. മറിച്ച് ശൂദ്രൻ വേദാധ്യയനം ചെയ്യുന്ന ശൂദ്രൻ ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട്, ശൂദ്രൻ മന്ത്രദൃഷ്ടാവായിട്ടുണ്ട്, പിന്നെ ശൂദ്രന് കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒന്നല്ല പലത്. അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് പിന്നീട് ചർച്ച വരുന്നുണ്ട്. രഥകാരാധികരണം പോലുള്ള അധികരണങ്ങൾ വരുന്നുണ്ട്. അവിടെ അംഗീകരിക്കുന്നുണ്ട് ശൂദ്രന് കർമ്മം ചെയ്യാം. നിഷാദസ്തപത്തി അധികരണം, രഥകാരാധികരണം എല്ലാം അതിനുശേഷം വരുന്നുണ്ട്. അവിടെയൊക്കെ ശൂദ്രന് കർമ്മം ചെയ്യാമെന്നുള്ള അംഗീകരിക്കുന്നുണ്ട്, അതിനുവേണ്ട മന്ത്രം ചൊല്ലാമെന്നും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അപശൂദ്രാധികരണത്തിൽ ആത്രേയൻ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് ഗൗതമ സ്മൃതിയിലും നിഷേധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പാടില്ല. അവിടെ ചർച്ച ചെയ്യാൻ തീർന്നു. പിന്നെ ആ ചർച്ച മുമ്പോട്ട് നീട്ടിക്കൊണ്ടുപോകുന്നു. കാരണം അപ്പം മറ്റ് ഉള്ളവർ മറ്റ് സ്മൃതികൾ കൊണ്ടുവരും. അപ്പൊ വേദത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഒരു സ്മൃതിയിൽ വന്നു കഴിഞ്ഞാൽ ആ സ്മൃതിയെ തള്ളിക്കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനുസ്മൃതിയിലും പറയുന്നുണ്ട്. ശ്രുതി സ്മൃതിയും തമ്മിൽ വിരോധം വന്നു കഴിഞ്ഞാൽ സ്മൃതിയെ സ്വീകരിക്കരുത്, തള്ളിക്കളയണം. അപ്പം അവിടെ ഗൗതമ സ്മൃതിയെ തള്ളിക്കളയേണ്ടി വരും. അവിടെ ശൂദ്രന് അധികാരമില്ല എന്ന് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല വാസ്തവത്തിൽ. പിന്നെ എത്ര എത്ര ഉദാഹരണങ്ങൾ വേദത്തിൽ കിടക്കുന്നു. അത് പൂർവമീമാംസയുടെ സ്ഥിതി. എന്നിട്ടും ഇവിടെ ഭാഷ്യകാരൻ ശൂദ്രന് വേദ അധ്യയനത്തിന് അധികാരമില്ലാന്ന് സമർത്ഥിക്കുന്നു. ഏതാണോ പൂർവമീമാംസയിൽ സമർത്ഥിക്കാൻ കഴിയാത്തത് അതിവിടെ സമർത്ഥിക്കുന്നു. അതിനുവേണ്ടിട്ട് എന്താണ് പൂർവമീമാംസയിൽ പറഞ്ഞ അതേ സ്മൃതിയെ ഇവിടെ കൊണ്ടുവരുന്നു. ഗൗതമ സ്മൃതിയെ അതേ സ്മൃതി ഇവിടെയും കൊണ്ടുവരുന്നു. എന്നാൽ ശൂദ്രന് വേദാധ്യയനമാകാം, ഉപനയനമാകാം എന്ന് പറയുന്ന വേദസ്മൃതി പോലെയുള്ള സ്മൃതികളെ കണ്ടില്ലെന്നും നടിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഭാഷ്യവും കൃത്രിമമാണ്, ശ്രുതിയുമായി യോജിക്കുന്ന ഒരു ഭാഷ്യമല്ല. ഇതിന് അപശൂദ്രാധികരണമെന്ന് പേര് കൊടുക്കാനും പാടില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയില്ല, ആമുഖമായി മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഇതിന്റെ ഭാഷ്യത്തിൽ എന്തെല്ലാം കൃത്രിമത്വം ഉണ്ടോ എന്നുള്ളത് ഭാഷ്യം വായിച്ച് വിധിയിരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആദ്യം നമ്മൾ ധരിക്കേണ്ടത് ഉത്തരമീമാംസയിൽ അപശൂദ്രാധികരണം എന്ന് പറയുന്ന ഒരു അധികരണമേ ഇല്ല. എന്തുകൊണ്ടിങ്ങനെ വന്നു? ഭാഷ്യകാരൻ ഇതിൽ ഒരുപാട് കൃത്രിമങ്ങൾ കാണിച്ചതുകൊണ്ട് ആ ഭാഷ്യം നോക്കിയിട്ട് ആരോ അപശൂദ്രാധികരണം എന്നൊരു പേര് കൊടുത്താണ്. വേദത്തിന്റെ വേദം നോക്കുമ്പോൾ വേദത്തിൽ ശൂദ്രന് അധ്യയനം നിഷേധിക്കുന്ന ഒരു വാക്യം പോലുമില്ല. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും എല്ലാം അധ്യയനം നിഷേധിക്കുന്ന വാക്യങ്ങളും ഉണ്ട് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട്? ഓരോ ഭാഗങ്ങളിലും ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ പറയുന്നു. ഇവിടെ മറ്റുള്ളവർക്ക് ആ കർമ്മം ചെയ്യാൻ അധികാരമില്ല. അപ്പോൾ ആ മന്ത്രങ്ങളും അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലല്ലാതെ സാമാന്യമായിട്ട് നിഷേധിക്കുന്ന വാക്യങ്ങളില്ല. ഇതുപോലെയാണ്. എന്താണ് രാജസൂയം ബ്രാഹ്മണന് പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാഹ്മണൻ കർമ്മം ചെയ്യാൻ അധികാരമില്ല എന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയുള്ള നിഷേധങ്ങൾ വേദത്തിൽ കാണും. അല്ലാതെ സ്ത്രീ ശൂദ്രു അധീയേതാം ഇങ്ങനെ ഒരു വാക്യം വേദത്തിലില്ല. പിൽക്കാലത്ത് കൃത്രിമമായി അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ വേദത്തിൽ ഇതുവരെ അത് അത് ആരും കണ്ടെത്തിയിട്ടില്ല. പിന്നെ ശൂദ്രനില്ല എന്ന് പറയുമ്പോൾ സ്ത്രീക്കും വേദ അധികാരമില്ലെന്നുള്ളത് അവിടെ അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യം ഈ അധികരണത്തെ കുറിച്ച് ചെല്ലു പറയുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഒരു കാര്യം ചർച്ച ചെയ്യാനേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഗതാർത്ഥമാണ്, പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഈ സൂത്രങ്ങളും ഭാഷ്യവും അല്ലെങ്കിൽ ഭാഷ്യവും ഇത് പ്രക്ഷിപ്തമാണെന്ന് വെച്ചാൽ പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്താണെന്ന് പറയുന്നത്. അതിന് അങ്ങനെ ഒരു വാദത്തെക്കുറിച്ചും പരിശോധിക്കുന്നു. അപ്പോ ശരി, അങ്ങനെ ആകാം എന്ന് തന്നെ വയ്ക്കുക ഈ ഉത്തരമീമാംസയിൽ. ഇതാരെങ്കിലും ഇങ്ങനെ ഒരു ചർച്ച എഴുതി ചേർത്തുകയാണെങ്കിൽ എന്താണ് ഇവിടെ എഴുതി ചേർത്തത്? സൂത്രമാണോ അതോ ഭാഷ്യമാണോ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഭാഷ്യകാരൻ, നമ്മുടെ മുമ്പിലിരിക്കുന്ന അദ്വൈത ഭാഷ്യകാരൻ, ഞാൻ ശങ്കരാചാര്യർ എന്ന് പറയുന്ന പേര് മനഃപൂർവ്വം ഒഴിവാക്കിയാണ്, ഭാഷ്യകാരൻ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഭാഷ്യകാരൻ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടില്ല, ആരോ ഇത് എഴുതി ചേർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതില്ലാത്തൊരു ബ്രഹ്മസൂത്രവും ഉണ്ടായിരിക്കണമെന്നാണ്. അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ബ്രഹ്മസൂത്രം ഇന്നൊരാരും കണ്ടെത്തിയിട്ടില്ല. സാധാരണ പ്രക്ഷിപ്തം പാഠഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം രണ്ട് പാഠങ്ങളുമാണ്. അങ്ങനെ അല്ലാത്ത പാഠവും കാണും. ഉദാഹരണം മഹാഭാരതം. മഹാഭാരതത്തിൽ ഒരുപാട് പ്രക്ഷിപ്തമുണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മഹാഭാരതത്തിന്റെ കയ്യെഴുത്ത് പ്രതികളും പുരാതനമായ അച്ചടി ചതും എല്ലാം പല ഭാഗത്തു നിന്നും പരിശോധിച്ചിട്ട് പൂനെയിൽ ഭണ്ഡാർക്കാർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പരിശോധിച്ചു. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പലതും പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണ്. അതുകൊണ്ട് ഒരു മഹാഭാരതത്തിന്റെ ഒരു ശുദ്ധപാഠം പ്രസിദ്ധീകരിച്ചു. അത് ബ്രഹ്മസൂത്രത്തിനുണ്ട്. ബ്രഹ്മസൂത്രത്തെ അങ്ങനെ സംശോധന ചെയ്തവർ ചില വാക്കുകളിൽ ചില വാക്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. വള്ളിയും പുള്ളിയും വിസർഗമൊക്കെ വിട്ടുപോയിട്ടുണ്ട് പലതിനും, അതെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ മഹാഭാരതത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ എന്താണ്? പിന്നെ കാളിദാസ കൃതികളുണ്ട്, ഒരുപാട് പ്രക്ഷിപ്തമുണ്ട്, മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു തന്നെ നമ്മൾ വായിച്ചു നോക്കി അറിയാം. അവിടെ പ്രക്ഷിപ്ത പാഠങ്ങൾ കൊടുത്തിരിക്കും. അപ്പൊ അതുപോലെ പുരാണങ്ങളിലുണ്ട്. പക്ഷെ അവിടേക്ക് എന്തുവരും? പ്രക്ഷിപ്തം എന്ന് പറയുമ്പം അതില്ലാത്ത ഒന്നും കാണിക്കും, എന്നാലും ഒന്നിനെ പ്രക്ഷിപ്തം എന്ന് പറയാൻ പറ്റും. അപ്പോ ഈ ബ്രഹ്മസൂത്രത്തിന്റെ ഇന്നു വരെയുള്ള കയ്യെഴുത്ത് പ്രതികൾ പരിശോധിച്ചാൽ ആരും തന്നെ ഇങ്ങനെ ഒരു അപശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം കണ്ടിട്ടില്ല ആരും. പിന്നെ ഈ അധികരണം പ്രക്ഷിപ്തം എന്നങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനി മറ്റൊന്ന്, ഇത് പ്രക്ഷിപ്തമെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നതിനൊരു കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഭാഷ്യകാരന് ശേഷം ഇത് പ്രക്ഷിപ്തമല്ല. ഈ ഭാഷ്യം എന്നാണോ എഴുതിയത് അതിനുശേഷം ഇത് പ്രക്ഷിപ്തമല്ല. ഇതിൽ എന്തെങ്കിലും ഒരു പ്രക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഭാഷ്യം എഴുതിയ ആളായിരിക്കും, വേറെ ആരും അത് ചെയ്തിട്ടില്ല. കാരണം ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യകാരന് മുമ്പുള്ള ഒരു ഭാഷ്യം കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് നിശ്ചയിക്കാൻ പറ്റൂ. അവിടെ മുതൽ ഈ ഭാഷ്യത്തിന്റെ, ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ പ്രത്യേകത എന്തെന്ന് വന്നു കഴിഞ്ഞാൽ മറ്റ് ഗ്രന്ഥങ്ങളെപ്പോലെയല്ല. ഭാഷ്യകാരൻ ഇതെഴുതിയതിന് ശേഷം ഇത് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ഭാരതത്തിൽ പല ഭാഗത്തും ഇത് പ്രചരിക്കുകയും ചെയ്തു. എന്താ കയ്യെഴുത്ത് പ്രതികളാണ്, അന്ന് എഴുത്തുള്ള സമയത്താണ്. അതിനുശേഷം ഒരാൾ ഇതിനെ എല്ലാം കൂടി സംഘടിപ്പിച്ച് ഇങ്ങനെ ഒന്ന് എഴുതിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അസംഭവമായ കാര്യമാണ്. ഭാരതത്തിന്റെ നാനാഭാഗത്തും പ്രചരിച്ച ഒന്നിനെ എല്ലാ ഭാഗത്തു നിന്നും എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ട് ഒരാൾ ഇതിനെ ഇങ്ങനെ ഒന്ന് എഴുതിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമില്ല. കാരണം മറ്റെവിടെയെങ്കിലും ഇതില്ലാത്തൊരു ഭാഗം കിടക്കും. ഈ സൂത്രഭാഷ്യങ്ങൾ പ്രക്ഷേപം എന്ന് പറയുന്നത് ഈ ഭാഷ്യം എഴുതിയതിന് ശേഷം സംഭവിച്ചിട്ടില്ല. ഈ ഭാഷ്യം എഴുതുന്ന സമയത്ത് ഒരാൾ ബ്രഹ്മസൂത്രം എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു അധികരണമില്ല, എന്നാൽ ഇതുകൂടെ അധിക കയറ്റാമെന്ന് വിചാരിച്ച് സൂത്രവും ഭാഷ്യം എഴുതിയാൽ അത് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രക്ഷേപം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഭാഷ്യകാരനിൽ വരും, വേറെ ആരിലും വരത്തില്ല. കാരണം അന്നു മുതലുള്ള സൂത്രഭാഷ്യങ്ങൾ ഭാരതത്തിൽ പ്രചരിച്ചിട്ടുണ്ട്, അവിടെയൊന്നും ഒരു പാഠഭേദം ഇല്ല. ഇനി മറ്റൊന്ന്, ഈ സൂത്രഭാഷ്യങ്ങൾ അധ്യയന അധ്യാപന പരമ്പരയുണ്ട് അന്നു മുതലെയുള്ള. അത് പ്രധാനമായിട്ടും അധ്യയന അധ്യാപന പരമ്പര എന്ന് പറയുന്നത് നടന്നു വരുന്നത് ശങ്കരാചാര്യന്മാരിലൂടെയാണ്. ശങ്കരാചാര്യ പരമ്പരയിൽ ഇത് പ്രക്ഷിപ്തമാണെങ്കിൽ അത് പറയേണ്ടത് അവരാണ്, ശങ്കരാചാര്യ പരമ്പരയിലാണ് പറയേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ ശുദ്ധമായ ബ്രഹ്മസൂത്ര ഭാഷയുണ്ട്, അതിലിതില്ല എന്ന് പറയുന്നു. പക്ഷെ ഇന്നുവരെ ഒരു ശങ്കരാചാര്യർ അത് പറഞ്ഞിട്ടില്ല, മറിച്ച് ഇത് ഭാഷകാരൻ എഴുതിയത് തന്നെയെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ ശങ്കര പരമ്പരയിൽ പറയാത്ത കാര്യം ഇവിടെ കടന്ന് ചില ആപ്പ് വകുപ്പുകൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? പ്രക്ഷിപ്തമാണ്. ചില മലയാളത്തിലെ ചില മുറിവിദ്വാന്മാർ പറയും ഇതൊക്കെ പ്രക്ഷിപ്തമാണ്, അവരല്ല അത് പറയേണ്ടത്. അതിന് പറയാൻ അധികാരപ്പെട്ട ചുമതലപ്പെട്ടവർ പറയണം. ഇല്ലെങ്കിൽ ശങ്കരാചാര്യർക്ക് ശേഷം ഇതിന്റെ അധ്യയന അധ്യാപന പരമ്പര ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഇനി അതുമാത്രമല്ല, ഈ ഭാഷ്യം എഴുതിയതിന് ശേഷം അധികം താമസിയാതെ തന്നെ ഇതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ശങ്കര പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാരും പണ്ഡിതന്മാരും അവര് പറയുന്നത് എന്താണ്? ഇത് പ്രക്ഷിപ്തമാണ്. നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുള്ള പുസ്തകത്തിൽ തന്നെ ഉണ്ട്, ഭാഷ്യരത്ന പ്രഭയുണ്ട്, ഭാമതിയുണ്ട്, ന്യായനിർണയമുണ്ട്. ഇതൊക്കെ പ്രാചീനന്മാരായ ആചാര്യന്മാരാണ്. ഇവരാണ് പറയേണ്ടത് ഇത് പ്രക്ഷിപ്തമാണ്. ഇവരാരും തന്നെ പറയുന്നില്ല. പിന്നെ ഇതുകൂടാതെ എത്ര ബ്രഹ്മസൂത്ര വൃത്തികളുണ്ട്, എത്ര വ്യാഖ്യാനങ്ങളുണ്ട്, പല സമ്പ്രദായത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു 10-15 സമ്പ്രദായത്തിലുള്ള പ്രാചീന വ്യാഖ്യാനങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഒന്നിലും തന്നെ ഇത് പ്രക്ഷിപ്തമാണെന്ന് പറയുന്നില്ല. ഈ അവശൂദ്രാധികരണത്തിന്റെ ഭാഷ്യം തന്നെ ശരിക്കും വായിക്കാനോ അർത്ഥം മനസ്സിലാക്കാനോ കഴിയാത്തവരാണ് പറയുന്നത് പ്രക്ഷിപ്തമാണ്. അപ്പൊ ഇത് ഏത് സ്വീകരിക്കും നമ്മൾ? അതുകൊണ്ട് ഇത് പ്രക്ഷിപ്തമാണെന്ന് ഉള്ളതിന് തെളിവ് ഇതുവരെ കിട്ടാത്തതുകൊണ്ടും ഇനി കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, കാരണം ഈ പരമ്പര അത് അംഗീകരിച്ചു കഴിഞ്ഞുണ്ട്. ഇത് പ്രക്ഷിപ്തമല്ല, ഇതൊരു ഭാഷ്യകാരൻ എഴുതിയത് തന്നെയാണ്. ആ ഭാഷ്യകാരനെയാണ് ഈ ശങ്കര മഠങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നത്. അവര് ഈ ഭാഷ്യത്തെ വള്ളി പുള്ളി വിസർഗം വിടാതെ തന്നെ പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരിന്നും ധരിക്കുന്നു എന്താണ്, ശൂദ്രന് വേദാധികാരമില്ല, ശൂദ്രന് ഇതൊന്നും പഠിക്കാനും പാടില്ല, പഠിപ്പിക്കാനും പാടില്ല എന്നുള്ളതായി. ഇനി എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ ശൂദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെ എന്നുള്ളതാണ്. വേദത്തിലായാലും ശരി, പുരാണ ഇതിഹാസങ്ങളിലായാലും ശരി, സ്മൃതികളിലായാലും മൂന്ന് പക്ഷമുണ്ട് ശൂദ്രനെ സംബന്ധിച്ച്. ഒന്ന്, ഒരുത്തൻ ജന്മം കൊണ്ട് തന്നെ ശൂദ്രനാണ്. മറ്റൊന്ന്, ഒരുത്തൻ അങ്ങനെയല്ല, കർമ്മം കൊണ്ടാണ് ശൂദ്രനാകുന്നത്. മറ്റൊന്ന്, ജന്മവും കർമ്മവും ഒരുമിച്ച് വരണം, അങ്ങനെയാണ് ശൂദ്രനാകുന്നത്. ഈ മൂന്ന് പക്ഷങ്ങളും, ഈ മൂന്ന് വർഷത്തിന് നമുക്ക് പ്രമാണങ്ങൾ കിട്ടും. എന്നാൽ ഇവിടെ ഭാഷ്യകാരൻ ശൂദ്രൻ എന്ന് പറയുന്നുണ്ട്, ജന്മം കൊണ്ട് ശൂദ്രനായവനെയാണ് പറയുന്നത്. മറ്റു പക്ഷങ്ങളെന്നെ സ്വീകരിച്ചിട്ടില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഭാഷകാരന്റെ ഒരു വാക്യമാണ്, ശൂദ്രനായ വിദുരനും ജ്ഞാനിയാണ്. എന്താ ഇതിന്റെ അർത്ഥം? വിദുരൻ ജ്ഞാനിയാണെങ്കിലും ശൂദ്രനാണ്. അത് എങ്ങനെ ശൂദ്രനായി എന്നൊക്കെ തിരക്കാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ തമാശയാണ്. ഒരുപാട് സ്ത്രീ പീഡന കഥകളൊക്കെ പുറത്തു വരും, നമുക്കെല്ലാം നാണക്കേടാകും. മത്സ്യഗന്ധിയിൽ ജനിച്ചയാളാണ് വ്യാസൻ. അതും ഒരു പീഡന ചരിത്രമാണ്, പുറത്തു പറയാൻ കൊള്ളത്തില്ല. അതെന്തോ ആയിക്കൊള്ളട്ടെ, മത്സ്യഗന്ധിയിൽ ജനിച്ച വ്യാസന ബ്രാഹ്മണനായിട്ടാണ് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ ബ്രാഹ്മണനായി? അതങ്ങനെ പറഞ്ഞു പറ്റുമെന്നുകൊണ്ട് വേദവ്യാസനല്ലേ, വേദങ്ങളെല്ലാം പഠിച്ച ആളല്ലേ, അപ്പൊ ബ്രാഹ്മണനായി അവിടെ സ്വീകരിച്ചേ പറ്റൂ. അതേ വ്യാസന് ദാസിയിൽ ജനിച്ചവനാണ് വിദുരൻ. അതേ ന്യായമനുസരിച്ച് വിദുരനും ബ്രാഹ്മണനാകട്ടെ. ഒരിടത്ത് ഒരു ന്യായം, വേറെടുത്ത് വേറൊരു ന്യായം പറയുന്നതിനെന്താ യുക്തി? പക്ഷേ പാവം വിദുരരെ ദാസീ പുത്രനായ അതേ വ്യാസന്റെ പുത്രനായ വിദുരരെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ശൂദ്രനെന്നാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നു. അപ്പൊ ബ്രഹ്മജ്ഞാനിയായാൽ ബ്രാഹ്മണനാകുമെന്ന് പറയുന്നു ഇവിടെ ഭാഷ്യകാരൻ അംഗീകരിച്ചിട്ടില്ല. ഇനി ആ പറയിലോട്ട് പോയി കഴിഞ്ഞാൽ പരാശരൻ, പരാശരൻ എന്ന് പറയുന്നത് പരാശരന്റെ അമ്മ എന്ന് പറയുന്ന ഈ നാല് വർണ്ണത്തിലും പെടുന്നതല്ല, ഇതിന് പുറത്തുള്ളതാണ്. ഒരു ശങ്കര വർണ്ണത്തിൽപ്പെട്ടാണ്, ജാതിയിൽപ്പെട്ടതാണ്. എന്നിട്ടും പരാശരൻ ബ്രാഹ്മണനാണ്. അപ്പൊ ഇതിനൊന്നും യാതൊരു നിയമവും നേരും നിറയൊന്നുമില്ല. ഓരോരുത്തർക്ക് അപ്പോഴപ്പോഴും തോന്നുന്ന സൗകര്യത്തിന് ബ്രാഹ്മണനെന്ന് ശൂദ്രനെന്നും ഒക്കെ പറയും. പണ്ടേ ഇല്ല നിറി. അതേ വ്യാസന്റെ മക്കളാണ് പാണ്ഡുവും ധൃതരാഷ്ട്രം, അവര് ക്ഷത്രിയർ. അതെങ്ങനെ പറയുന്നത്? അമ്മയുടെ ജാതി നോക്കിയിട്ടാണ്. അമ്മയുടെ ജാതി നോക്കിയാണെങ്കിൽ വ്യാസനൊരിക്കലും ബ്രാഹ്മണനാകാൻ പറ്റത്തില്ലല്ലോ. അവിടെ അച്ഛന്റെ ജാതി നോക്കി. സ്വന്തം മക്കളെ കാര്യം വന്നപ്പോഴത്തേക്ക് അമ്മയുടെ ജാതി നോക്കി. ഇത് പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന പോലെ സമ്പ്രദായമാണ്. കേരളത്തിൽ പണ്ട് നമ്പൂതിരിമാർക്ക് നായർ സ്ത്രീകളിൽ സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ശപ്പൻ എന്നാണ്. ബ്രാഹ്മണ സ്ത്രീയിലുണ്ടായാൽ അവൻ പുത്രൻ. ഇങ്ങനൊരു വ്യത്യാസം പണ്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു കഥയാണ് പണ്ട് ആയിരക്കണക്കിന് വർഷം നമ്മുടെ പുരാണങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, ശപ്പനും പുത്രനും. അപ്പൊ ഇതൊക്കെ ഒരു വലിയൊരു തമാശ പോലെ തോന്നി. ഇതൊക്കെയാണ് ഇവിടെ വലിയ പ്രമാണമായിട്ട് ആൾക്കാർ പറയുന്നത്. ഇതുപോലെ എന്തെല്ലാം അസംബന്ധങ്ങളും അബദ്ധങ്ങളുമാണ് ഇത്തരം ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. യുക്തിക്കോ ബുദ്ധിക്കോ ഒന്നും നിരക്കാത്ത കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നതാണ് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ജന്മനാൽ ശൂദ്രൻ, അതിനെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നുള്ളൂ. ആ ചില ശബ്ദങ്ങൾക്ക് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദത്തിന് ആ സന്ദർഭത്തിൽ ബ്രഹ്മജ്ഞാനി എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്, അത് മറന്നിട്ടല്ല പറയുന്നു. പക്ഷേ ജാതിയെക്കുറിച്ചുള്ള ഒരു ചിന്ത വരുമ്പോൾ ഇവിടെ അതിവിടെയാണല്ലോ വരുന്നത്. പ്രത്യേകിച്ച് അവിടെ ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ജ്ഞാനിയായ ശൂദ്രൻ എന്ന് പറയുന്നു? വിദുരൻ ജ്ഞാനിയാണെങ്കിൽ ബ്രാഹ്മണൻ എന്നല്ലേ പറയേണ്ടത്? ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ എന്ന് വ്യാഖ്യാനിച്ചയാള്. ഇവിടെ ശൂദ്രൻ എന്നെങ്ങനെ പറയും? അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള പല ശൂദ്രന്മാരെയും കുറിച്ചും പറയുന്നുണ്ട്, ഇവരൊക്കെ ജ്ഞാനികളാണ് പക്ഷെ ശൂദ്രനാണ്. അതുകൊണ്ട് അവിടെ ഒരു സൗജന്യം അനുവദിച്ചിട്ടുണ്ട്. എന്താണ്? ശൂദ്രനും ജ്ഞാനം ഉണ്ടാകാം, പക്ഷെ വേദാധ്യയനം പാടില്ല. ഈ എഴുതി വച്ചിരിക്കുന്ന മുഴുവൻ അസംബന്ധമാണ്, പൂർവാപര വിരുദ്ധമാണ്. ഇത് പ്രക്ഷിപ്തമെന്ന് പറയാനും പാടില്ല. ഇത് പ്രക്ഷേപമെന്ന് പറഞ്ഞാൽ ഈ ഭാഷകാരൻ ഇവിടെ ഇത് പ്രക്ഷേപമെന്ന് കരുതോട്ടെ, നമുക്കങ്ങനെ കരുതാം ഇത് പ്രക്ഷിപ്തമാണ്, ഒരു തെളിവില്ലാതെ പറയാം. പക്ഷേ ബാക്കി വരുന്ന ഭാഷ്യ ഭാഗങ്ങളിൽ വരുന്ന എങ്ങനെ പ്രക്ഷിപ്തമെന്ന് പറയാൻ പറ്റും? ഗീതാഭാഷ്യം എങ്ങനെ, ബൃഹദാരണ്യ ഭാഷ്യം എങ്ങനെ, ചാന്തോക്യ ഭാഷ്യത്തിൽ എങ്ങനെ പറയാൻ പറ്റും? ഇവിടെയെല്ലാം ഇതേ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഇത് പലതവണ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ആദ്യം പറയുന്നതല്ല. അപ്പൊ ഇതെല്ലാം കൂടെ ആരാ എടുത്ത് തിരുത്തിയത്? ആരെ കൊണ്ട് ഇത് സാധ്യമാകും? എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ വ്യാഖ്യാതാക്കൾ പറയുന്നില്ല? അതുമാത്രമല്ല, ഈ ഭാഷകാരൻ ബൃഹദാരണ്യത്തിൽ ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അധികാരം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അവിടെ വ്യാഖ്യാതാക്കളെല്ലാം അതിനെ നിഷേധിക്കുന്നുണ്ട്. ആ പറഞ്ഞത് ശരിയല്ല, അത് അസംബന്ധമാണെന്ന് ആനന്ദഗിരിയും പറഞ്ഞു, വാർത്തകാരന് സുരേശ്വരാചാര്യനും പറഞ്ഞു. ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനി എന്നാണ് അർത്ഥമാണെങ്കിൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റും അവർക്ക് നിഷേധിക്കാൻ പറ്റും? ബ്രഹ്മജ്ഞാനിക്ക് സന്യാസത്തിന് അധികാരമുള്ളൂ എന്ന് പറഞ്ഞു, അത് ശരിയാണ്. ജ്ഞാനമില്ലാത്തവന് ജ്ഞാനം സന്യാസ ലക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബ്രാഹ്മണനെ സന്യാസത്തിന് അധികാരമുള്ളൂന്ന് പറഞ്ഞപ്പം വ്യാഖ്യാതാക്കൾ, സ്വന്തം ശിഷ്യ പരമ്പരയിൽപ്പെട്ട വ്യാഖ്യാതാക്കൾ പോലും അതിനെ ചോദ്യം ചെയ്തു, ആ പറഞ്ഞത് ശരിയല്ല. അപ്പോ അവിടെ ഭാഷകാരൻ എന്താ ഉദ്ദേശിച്ചത്? എന്തുകൊണ്ടവർ ചോദ്യം ചെയ്തു? ജാതി ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അധികാരം ഉള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അവരും പറഞ്ഞത് ശരിയാണ്, ജ്ഞാനമുള്ളവനെ സന്യാസത്തിന് അധികാരമുള്ളൂ, അല്ലാത്തവന് അധികാരമില്ല. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാനുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് അസംബന്ധമാണെങ്കിൽ ചെറു ചോദിക്കും, എന്തിനാണ് നമ്മളിത് ചർച്ച ചെയ്ത് സമയം കളയുന്നത്? പലരുടെയും മനസ്സിൽ വരും, നമുക്ക് ബ്രഹ്മത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാം, മോക്ഷവും ജ്ഞാനവും മോക്ഷവും ഒക്കെ ഉണ്ടാകുന്ന കാര്യമുണ്ട്, ഇതെന്തിനാ ചർച്ച ചെയ്ത് സമയം കളയുന്നു? ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ചിലർ വിചാരിക്കുന്നത് ഞാനിതൊക്കെ ഇതെല്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാനിതൊക്കെ അച്ചച്ചായിരുന്നത്, എനിക്കങ്ങനെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പഠിക്കുന്നിടത്ത് എന്നെ ഇതൊന്നും പഠിപ്പിച്ച ആള് എന്നൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒരു സ്ഥലത്തും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായ അസൗകര്യം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നും ആരും ധരിക്കരുത്, ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്നിടത്ത് തന്നെ ഞാനിതൊരു ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട്, ഇത് ശരിയാണോ തെറ്റാണോ. ചർച്ചയ്ക്ക് വിഷയമായിട്ട് തന്നെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്, പാവ ഈ സ്വാമി വടക്കേ ഇന്ത്യയിൽ ചെന്നപ്പോൾ ആരൊക്കെ ഉപദ്രവിച്ച് അത് ആദേശം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നു ഇതിങ്ങനെ പറയണം. അങ്ങനെയൊന്നും ഇല്ല, അതിനൊന്നും ഒരർത്ഥമില്ല. ഞാൻ തന്നെ പറയണമല്ലോ, എന്നെ ഇതെല്ലാം പഠിപ്പിച്ച ആചാര്യം വളരെ സ്നേഹത്തോടു കൂടിയാണ് പഠിപ്പിച്ചത്. ഇന്നും ആ സ്നേഹം ഉണ്ട്. ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ലെന്നും അറിയാം, എന്നാലും അതിനൊന്നും യാതൊരു കുറവുമില്ല. കാരണം ഞാൻ പറയുന്നതിനും കാര്യമുണ്ടെന്നറിയാം, അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ എന്തിനു ഇത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം, ചർച്ച ചെയ്യാൻ കാരണം ഇത് സത്യമാണ്, ഇത് ശരിയാണ് എന്ന് വിചാരിക്കുന്ന ശങ്കര പരമ്പര ഇന്നും നിലനിൽക്കുന്നു, അതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് ചോദിക്കും. ഇവിടെ ഇപ്പൊ ശങ്കര പരമ്പരയൊന്നും അല്ലല്ലോ. പക്ഷെ നിർഭാഗ്യവശാൽ അവരെന്നും ആ പരമ്പരയിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ടവർ, ഇത് മറ്റുള്ളവരെ നേരിട്ട് പഠിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അതാണ്, അതുകൊണ്ടാണ് നമ്മൾ ചർച്ചയ്ക്ക്, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചയ്ക്ക് വിഷയമാകുന്നത്. വാസ്തവത്തിലൂടെ ശങ്കരാചാര്യർ വേദ അധ്യയനത്തിന് മാത്രമേ നിഷേധിച്ചുള്ളൂ. അത് ശൂദ്രൻ, സാധാരണ വിഭാഗത്തിൽപ്പെട്ട ക്ഷത്രിയനോ വൈശ്യനോ വേദാധ്യയനത്തെ ശങ്കരാചാര്യം നിഷേധിച്ചില്ല, ശൂദ്രനും മാത്രം. പക്ഷെ ഇന്നുള്ള ശങ്കരാചാര്യന്മാര് ബ്രാഹ്മണരൊഴികെയുള്ള എല്ലാവർക്കും നിഷേധിക്കുന്നു. അത് വേദാധ്യയനം മാത്രമല്ല, പ്രാചീനമായ ഒരു ശാസ്ത്രങ്ങളും പഠിക്കാൻ പാടില്ല എന്നും നിഷേധിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാൽ ശരിക്കും അന്വേഷിച്ച് അറിഞ്ഞിട്ടാ ഞാൻ പറയുന്നത്. അതായത് ഈ അദ്വൈതത്തിന്റെ പരമ്പര രണ്ടു തരത്തിലാണ്. ഒന്ന് ശങ്കരാചാര്യന്മാരിലൂടെ പോകുന്ന പരമ്പര, മറ്റൊന്ന് ദശനാമി സമ്പ്രദായത്തിൽപ്പെട്ട മറ്റ് സന്യാസ പരമ്പര. ഈ ശങ്കര പരമ്പര എന്ന് പറയുമ്പോൾ അത് ഈ നാല് മഠങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ആ നാല് മഠങ്ങളിൽപ്പെട്ട ശങ്കരാചാര്യരിലൂടെ അവർ ശങ്കര പരമ്പരയെന്ന് ധരിച്ച് അവിടെ ഈ പഠന പാഠനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവരെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരാണ് യഥാർത്ഥത്തിലുള്ള ശങ്കര പരമ്പരയെന്നാണ് പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ ധാരാളം ശങ്കര പരമ്പരയിലുള്ള ആശ്രമങ്ങളുണ്ട്. ഞാൻ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് പഠിച്ചത്. അവിടെ ശങ്കര പരമ്പരയിൽ തന്നെ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇത്രയേ ഉള്ളൂ, അങ്ങേറ്റം വന്ന ഒരു നിയമം വരും, സന്യാസി ആയിരിക്കണം. അല്ലാതെ അവിടെ സന്യാസിയാണെങ്കിൽ സാധാരണഗതിയിൽ വലിയ അന്വേഷണവും നടത്താറില്ല, വലിയ രാഗദ്വേഷങ്ങളൊന്നും അവർ പ്രകടിപ്പിക്കാറുമില്ല. ചിലര് അതിനെക്കുറിച്ച് തീരെ ചിന്തിക്കാറുമില്ല. അതുകൊണ്ട് ശങ്കര പരമ്പര എന്ന് പറയുമ്പോൾ അവർ ശങ്കര പരമ്പരയിൽപ്പെട്ടവരാണ്. അവിടെ ഈ ഒരു വേർതിരിവില്ല. അവിടെ സ്ത്രീകളെ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ ഗുരു തന്നെ സ്ത്രീകളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വിവേചനം കാണിക്കാറില്ല. ഒരു സന്യാസി എന്ന് കഴിഞ്ഞാൽ അവിടെ എത്തി പഠിപ്പിക്കാറുണ്ട്. വിളിച്ച് നിന്റെ ജാതി എന്താണെന്ന് ചോദിച്ചിട്ടല്ല പഠിപ്പിക്കുന്നു. ആർക്കും ഒരു ക്ലാസ് എടുക്കുമ്പോൾ പോയിരുന്ന് പഠിക്കാം. പക്ഷേ ശങ്കര പരമ്പര എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യന്മാരുടെ പരമ്പര, അവിടെ ഇത് കർശനമാണ്. ശങ്കരാചാര്യ പറഞ്ഞു എത്രയോ മുൻപോട്ട് പോയിട്ട് ഒരു ശാസ്ത്രത്തെയും പഠിക്കാൻ അവർ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടി വന്നത്. അത് തെറ്റാണ് അങ്ങനെ പറയുന്നത്. ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ചാന്ദോക്യം എല്ലാം പഠിച്ചപ്പോൾ അവിടെ വന്നു ബ്രാഹ്മണൻ ക്ഷത്രിയനിൽ നിന്ന് വിദ്യ സ്വീകരിക്കുന്നു. അവിടെ ക്ഷത്രിയൻ പറയുന്നുണ്ട്, ഈ വിദ്യ ഇതുവരെ ബ്രാഹ്മണന്റെ കയ്യിൽ പോയിട്ടില്ല, അതാ ഈ വിദ്യ ഞാൻ ആദ്യമായി ബ്രാഹ്മണന് ഉപദേശിക്കുകയാണ്. അങ്ങനെ സ്വീകരിച്ച, ക്ഷത്രിയനിൽ നിന്ന് സ്വീകരിച്ച വിദ്യ ഇന്ന് ഈ ശങ്കരാചാര്യന്മാര് ക്ഷത്രിയന് പഠിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം. അങ്ങനെ ഒരു നിയമം വച്ചിരിക്കുന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്ന അസംബന്ധമാണ്, തെറ്റാണ്, ഇതിന് യാതൊരു പ്രാമാണ്യവുമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് എല്ലാവരെയും പറയുന്നത്. അതിൽ തന്നെ ഇങ്ങനെ ഒരു വിഭാഗം അവരെ ഉദ്ദേശിച്ച് ഞാൻ പറയുന്നു. ഇത് ഇങ്ങനെ ഒരു രാഗദ്വേഷം പാടില്ല, എല്ലാവരെയും ഇത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എത്രയോ ബ്രാഹ്മണ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അത് ശങ്കരാചാര്യന്മാരെ അംഗീകരിക്കത്തില്ല. അത് ശങ്കര പരമ്പരയിൽ എന്താ അവർ അംഗീകരിക്കാത്ത ഈ ഭാഷയും കണ്ടുകൊണ്ടാണ്. പറയല്ലോ, ആസാന അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പഴയ്ക്ക് ശിഷ്യം. ശങ്കരാചാര്യ ഇത്രയേ പറഞ്ഞുള്ളൂ എന്താണ്, ശൂദ്രനും വേദാധ്യയനം പാടില്ല, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമാകാം. ശങ്കരാചാര്യന്മാരെന്താ പറയുന്നത്, ഇന്നത്തെ ശങ്കരാചാര്യന്മാർ ഒരു ശാസ്ത്രവും ബ്രാഹ്മണനല്ലാതെ ആരും പഠിപ്പിക്കാൻ പാടില്ല, പിന്നെ സ്ത്രീയുടെ കാര്യമായിട്ട് പറയാനുമില്ല. ഇനി കുറച്ചുകൂടി തെളിച്ച് വേണമെങ്കിൽ പറഞ്ഞുതരാം. ആന്ധ്രയിൽ തെന്നാലി എന്ന് പറയുന്നിടത്ത് ശങ്കരാചാര്യന്മാരൊരു വിദ്യാപീഠം നടത്തുന്നുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളും അവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. അത് അദ്വൈതം മാത്രമല്ല, ന്യായശാസ്ത്രം, തർക്കശാസ്ത്രം, വ്യാകരണം തുടങ്ങിയ ശാസ്ത്രങ്ങൾ നല്ല രീതിയിലാണ് അവിടെ പഠന പാഠനം നടക്കുന്നത്. അത് തീർച്ചയായും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ വളരെ ജിജ്ഞാസുക്കളായി അബ്രാഹ്മണരായി ആരെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ജന്മനാ തന്നെ ബ്രാഹ്മണ കുലത്തിൽ പിറക്കാത്ത ആരെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു നിഷ്കരണം, യാതൊരു ഇതും കൂടാതെ അവരെ പുറത്താക്കും, പഠിക്കാൻ അനുവദിക്കത്തില്ല. എത്ര കാലമായിട്ട് അത് തുടർന്നു വരുന്നു, ഇന്നും തുടർന്നു വരുന്നു. കേരളത്തിൽ നിന്ന് തന്നെ സംസ്കൃതമൊക്കെ നല്ലവണ്ണം പഠിച്ചിട്ട് അവിടെ പഠിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചവരുണ്ട്, എനിക്കറിയാം. അവിടെ പ്രവേശനം കൊടുത്തിട്ടില്ല. അവർ പറയുന്നത് എന്താണ്? വേദം മാത്രമല്ല ഒരു ശാസ്ത്രങ്ങളും അബ്രാഹ്മണർ പഠിക്കാൻ പാടില്ല. ഇത് പറയുന്നത് ഇന്ന് നിലവിലിരിക്കുന്ന ശങ്കരാചാര്യന്മാരാണ്. ഇതിന്റെ പരീക്ഷ നടത്തുന്ന ഈ ശങ്കരാചാര്യന്മാരാണ്. അപ്പൊ ഇത് ന്യായമാണോ അന്യായമാണോ? ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവരെന്ന് വാശി പിടിക്കുന്നത്. ഇവരെങ്ങനെ ഹിന്ദുക്കളുടെ ആചാര്യന്മാരാവും? ഹിന്ദുക്കൾ ഇവരെ എങ്ങനെ ആചാര്യന്മാരായി ആദരിക്കും? ഇതൊക്കെ കേരളത്തിലാണെങ്കിൽ ഇത് ആരെങ്കിലും ചോദ്യം ചെയ്തല്ലേ. അവിടെ ചെന്ന് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ പോയാൽ അടി കിട്ടും. അവിടെ പോയി ഇതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. വിദ്യയെ സംബന്ധിച്ച് അത് പാടില്ല. ശാസ്ത്രത്തിനെല്ലാം എന്താണ്? ശാസ്ത്രം തു സർവാധികാരം വളരെ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചാണ്. ജൈമിനിയും ഇവിടെ മനുഷ്യാധികാരം വ്യാസനും എല്ലാം പറഞ്ഞാണ് ശാസ്ത്രത്തിൽ മനുഷ്യനാണ് അധികാരം. അത് വേറെ രീതിയിൽ മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിരിക്കേ ഇങ്ങനെയുള്ള കൃത്രിമങ്ങൾ ഇന്നും നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ വേദിക് യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ നമുക്ക് പറഞ്ഞു. അത് പിന്നെ വേദം പഠിക്കുന്നതിന് ചിലരുടെ സ്വാർത്ഥതയെന്ന് വയ്ക്കാം. അതിന് ന്യായമൊന്നുമില്ല. ക്ഷത്രിയനിൽ നിന്ന് കിട്ടിയ വേദമുണ്ട് ബ്രാഹ്മണന്റെ കയ്യിൽ. ആ വേദം ഇനി ക്ഷത്രിയനെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ ന്യായം? അതുകൊണ്ട് ആണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. എന്തിന്? ഇവരീ വച്ചിരിക്കുന്ന ഈ നിയമങ്ങളൊക്കെ അസംബന്ധമാണ്. ഈ ഭാഷയെന്ന് പറയുന്നതിൽ ഇതിന് ശാസ്ത്രമോ യുക്തിയോ ഇതിന് പിൻബലകമായിട്ടില്ല. ഇന്നും തുടർന്ന് വരുന്ന അനാചാരമാണ്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറ്റേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ദിവസം പറയാനുണ്ട്. നിങ്ങളുടെ ക്ഷമയെ ഞാൻ കൂടുതൽ പരീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നേരിട്ട് ഭാഷ്യത്തിലേക്ക് കിടക്കുകയാണ്. അല്ലെങ്കിൽ വരട്ടെ ശങ്കരാചാര്യന്മാർ എൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ സംസാരിക്കും. നിങ്ങളിത് ആരാ പഠിപ്പിച്ചതെന്ന്? പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം തല്ല് കിട്ടും. എനിക്ക് തല്ല് പേടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ഇവിടെ വന്നാൽ ഞാൻ സംസാരിക്കാം. ഏത് ശങ്കരാചാര്യ അടുത്തും ചോദിക്കാം, അങ്ങോട്ട് പോയി ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി ഗൂണ്ടകളുമുണ്ട്. മുമ്പ് പോയി ചോദിച്ചവർക്ക് അടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ പിന്നെ ഇതൊക്കെ ഇവരൊക്കെ തമ്മിൽ തമ്മിൽ തന്നെ ഈർഷ്യയാണ്. അത് വേറൊരു കാര്യം. നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ആചാര്യനോടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തോടോ ഈർഷ്യയോ വിദ്വേഷമോ ഉണ്ടായിട്ടില്ല. ഈ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുകയാണ്. അല്ല, ഇതിനകത്ത് രാഗദ്വേഷങ്ങളൊന്നും. പക്ഷെ ഇവർക്കൊക്കെ അങ്ങനെയല്ല. ഒരു ശങ്കരാചാര്യരെ ഒരു കുറ്റം ചുമത്തി ജയിലിലിട്ടപ്പോൾ വേറൊരു ശങ്കരാചാര്യ പറഞ്ഞ എന്താണ്? അയാൾ കുറ്റം ചെയ്തെങ്കിൽ ജയിലിൽ കിടക്കട്ടെ. പരസ്യമായി പത്രത്തിൽ വന്നാണ്. അപ്പൊ ഇവർക്ക് തമ്മിൽ തമ്മിൽ എത്ര സ്നേഹമുള്ളത്. ഒരാളെ കുറ്റം ആരോപിച്ച ജയിലിലിട്ടത്, കുറ്റം ചെയ്തതും തെളിഞ്ഞില്ല, പക്ഷെ വേറൊരു ശങ്കരാചാര്യർ അപ്പൊ തന്നെ വിധിച്ചു കുറ്റം ചെയ്തെങ്കിൽ ജയിലിൽ കിടക്കട്ടെ. അപ്പൊ ഉള്ളിലിന്റെ ഉള്ളിൽ അവർക്കൊക്കെ എങ്ങനെയാ, പിന്നെ ബാക്കിയുള്ള മനുഷ്യനോട് എങ്ങനെ അദ്ദേഹം കാരുണ്യമൊക്കെ കാണിക്കും. സ്വന്തം വർഗക്കാരോട് അതില്ലെങ്കിൽ ശൂദ്രനോട് അത് കാണും. ഇനി അടുത്ത് ഭാഷ്യത്തിൽ നമുക്ക്, യഥാ മനുഷ്യ അധികാര നിയമം അപോദ്യ ദേവാദിനാമവി വിദ്യാസ്വാധികാര ഉക്ത ഇവിടെ പറയുന്നു. മനുഷ്യനാണ് ശാസ്ത്രത്തിന് അധികാരമെന്ന് പറഞ്ഞതിന് ശേഷം ദേവാദികൾക്കും വിദ്യയിൽ അധികാരമുണ്ടെന്ന് പറഞ്ഞു. ഇതും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഈ ദേവതകൾക്ക് വിദ്യയിൽ അധികാരമുണ്ടെന്ന് പറഞ്ഞത് ശൂദ്രന് അധികാരമില്ലാന്ന് സമർത്ഥിക്കുന്നതിനുള്ള ഒരു ആമുഖമായിട്ടാണ്. ഇതൊക്കെ വക്രബുദ്ധിയാണ്. കാരണം ദേവതകളും മനുഷ്യരും തമ്മിൽ ഒരിക്കലും സംവാദം ഉണ്ടാകുന്നില്ല ഞങ്ങൾക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഈ ദേവതകൾ ഇവിടെ ഇരിക്കുന്നു, മനുഷ്യ ഇവിടെ ഇരിക്കുന്നു. മനുഷ്യ എന്തിനാണ് ചിന്തിക്കുന്നത് ദേവതകൾക്ക് എന്തിനൊക്കെയാണ് അധികാരം? അങ്ങനെയാണെങ്കിൽ ദേവതകൾ കുളിക്കുന്നുണ്ടോ പല്ല് തേക്കുന്നുണ്ടോ ഒക്കെ മനുഷ്യ അന്വേഷിക്കണ്ടേ? അപ്പൊ ദേവത അധികാരത്തെക്കുറിച്ച് മനുഷ്യൻ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ശൂദ്രന് അധികാരത്തെ നിഷേധിക്കുന്നതിനൊരു ആമുഖം വേണം. പൂർവമീമാംസയിലും ഉണ്ട്, പക്ഷെ അവിടെ ഇത്രയും വിശദമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ദേവത അധികാരം എന്ന് പറയുന്നത് തന്നെ ഒരു അസംബന്ധമായ കാര്യം. പക്ഷെ അതിലൂടെ വേണം ഇങ്ങോട്ട് കയറാൻ. എന്തുകൊണ്ട്? അതിനെന്ന് പറഞ്ഞു ശാസ്ത്രത്തിന് മനുഷ്യൻ അധികാരിയാണ് 25-ാമത്തെ സൂത്രത്തിൽ. ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ടാണ്. അതാണ് മനുഷ്യ അധികാര നിയമം അപോദ്യ. ഓരോ ഇതിലെ വാക്യത്തിലും കൃത്രിമത്വമുണ്ട് ഈ ഭാഗത്ത്. ദേവാദീനാമപി വിദ്യാസു അധികാര ഉക്ത. ദേവാദികൾക്ക് വിദ്യയിൽ ബ്രഹ്മവിദ്യയിൽ അധികാരമുണ്ടെന്ന് പറഞ്ഞു. തഥേവ ദ്വിജാതി അധികാര നിയമം അപവാദേന ശൂദ്രസ്യ അപി അധികാരകസ്യ. ആശങ്കിച്ചു പോവുകയാണ്. താൻ ഇത്രയും ബുദ്ധിക്കസരത്ത് നടത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ശൂദ്രന് വിദ്യയിൽ അധികാരം വരും എന്നാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. ഇത്രയും കഷ്ടപ്പെട്ടില്ല, കാരണം അത് സ്വാഭാവികമാണ്. വിദ്യയിൽ ശൂദ്രന് അധികാരമുണ്ട്. പക്ഷെ അത് നിഷേധിക്കാൻ വേണ്ടി ഒരുപാട് സർക്കസ് നടത്തണം, ബുദ്ധിക്കസരത്ത്. ഇതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ഇതൊക്കെ ശരിക്കും പഠിച്ചിട്ട് ശൂദ്രന് വിദ്യയെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് ശങ്കരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത്തരം സർക്കസുകൾ കണ്ടിട്ടാണ്. എന്നുവെച്ചാൽ ഭാഷ്യകാരൻ, ഏത് ശങ്കരനാണെന്നൊന്നും എനിക്കറിയത്തില്ല, ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ചട്ടമ്പിസ്വാമി എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു പോകാം. വേദാധികാരാണ് നിരൂപണം പോസ്തുണ്ട്. അതിനകത്ത് ഇതൊക്കെ ശരിക്ക് കശക്കി എറിഞ്ഞിട്ടുണ്ട്, യുക്തി ഉപയോഗിച്ച്. ഞാനീ പറയുന്നതിന് അതിന്റെ പിൻബലവുമുണ്ട്, വേദാധികാര നിരൂപണത്തിന്റെ. അവിടെ ഭാഷ്യത്തെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ അസംബന്ധമാണെന്നാണ്. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇത് അപശൂദ്രാധികരണമല്ല, അങ്ങനെ ഒരു പേര് ഇവിടെ യോജിക്കുന്നില്ല, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗതാർത്ഥമാണ്, സൂത്രം വ്യർത്ഥമാവും. വേണമെങ്കിൽ ശൂദ്രാധികരണം എന്ന് പറയാം, ദോഷമൊന്നുമില്ല. ശൂദ്രനും ജ്ഞാനത്തിന് അധികാരമുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നല്ലോ, ഉണ്ട്. അതിനപ്പുറം പറയുന്നതൊക്കെ അസംബന്ധമാണ്. അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൽ പൂർവാപര വിരോധം വരും. ദ്വിജാതി അധികാര നിയമ അപവാദേന ദ്വിജാതികൾക്ക് അധികാര നിയമം. ഈ ദ്വിജാതി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് തൊഴുത്തിക്കുത്തുണ്ട്. ഇത് ബ്രാഹ്മണനെ ഏറ്റവും കൂടുതൽ അപവദിച്ചിരിക്കുന്നത് ബ്രാഹ്മണൻ തന്നെയാണ്. പുരാണങ്ങളെടുത്ത് വായിച്ചു ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പല പുരാണങ്ങളും ഞാൻ വായിച്ചു. വരാഹപുരാണം ഏറ്റവും കൂടുതൽ വരുന്നത് സ്കന്ദപുരാണത്തിലാണ്. സ്കന്ദപുരാണത്തിൽ പ്രത്യേകിച്ച് സഹ്യാദ്രികളുണ്ട്. മലയാളത്തിലല്ല, സംസ്കൃതം പഠിച്ചിട്ട് വായിക്കുക, കുറച്ചു കാലം കൂടെ ക്ഷമിക്കുക. അതിനകത്ത് ബ്രാഹ്മണൻ ബ്രാഹ്മണനെ നിന്ദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അധിക്ഷേപിക്കുന്നു. എന്തെല്ലാം പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നു? അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കുന്നതിൽ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? പിന്നെ ബ്രാഹ്മണന്റെ ദുരാചാരങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദ്വിജാതി അധികാര നിയമ അപവാദേന, ദ്വിജാതികളുടെ അധികാര നിയമത്തെ നിഷേധിച്ചുകൊണ്ട് ശൂദ്രസ്യാപ്യ അധികാരസ്യ, ശൂദ്രന് അധികാരം വന്നുപോയാലോ എന്നാണ്. അത് വലിയൊരു ആപത്ത് പോലെ. ഇത് ഏതാം ആശങ്കാം, അങ്ങനെയുള്ള ആശങ്കയെ നിവർത്തിപ്പിക്കുന്നതിന് ഇതം അധികരണം ആരഭ്യതേ. വിജാതികൾക്ക് ഇതിനൊക്കെ അധികാരം ഉണ്ടെന്നുള്ളതാണ് നിയമം. അതിനെ നിഷേധിച്ചുകൊണ്ട് ശൂദ്രനും അധികാരം വന്നാലോ എന്നാണ്. അതൊരു ആപത്ത് പോലെയാണ്. ആ ആശങ്കയെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഈ അധികരണം ആരംഭിക്കുകയാണ്. വെറുതെ നമ്മുടെ സമയം മെനക്കെടുത്താൻ വേണ്ടി. പക്ഷെ നിവർത്തിയില്ലല്ലോ, ഇതിപ്പോ പറഞ്ഞല്ലേ പറ്റൂ. തത്ര ശൂദ്രസ്യാപി അധികാര സ്യാദിതി ത്യാവത് പ്രാപ്തം. ശൂദ്രനും അധികാരമുണ്ട് വിദ്യക്ക് എന്ന് പ്രാപ്തമാകും ആണ്. ശ്രുതിയിലും പ്രമാണമുണ്ട്, ലോകത്തിൽ നടപ്പുമുണ്ട്, വിദുരെ പോലെയുള്ള ജ്ഞാനികളുമുണ്ട്. അർത്ഥിത്വ സാമർത്ഥ്യോ സംഭവം, അർത്ഥിത്വ സാമർത്ഥ്യം ഇതൊരു പ്രധാന വിഷയമാണ്. നേരത്തെയും പറഞ്ഞു, ഒരാൾക്കൊരു കാര്യത്തിന് അധികാരമുണ്ടോ എന്ന് എങ്ങനെ നിശ്ചയിക്കും? ഒന്ന് അർത്ഥിത്വം, എന്നുവെച്ചാൽ അയാൾക്ക് അതിന് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമേ യോഗ്യത വരുമോ? പിന്നെയോ സാമർത്ഥ്യമാണല്ലോ, യോഗ്യത വേണം. ഞാനിപ്പോ പോലീസിൽ ചേരണമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. ഒരുപാട് തകരാറുണ്ട്. ഫ്ലാറ്റ് ഫുട്ട്, കാല് താറാവിന്റെ കാല് വരെ ഇരിക്കുന്നു, ചേരാൻ അവരെടുക്കത്തില്ല. പൊക്കം ഉണങ്ങി ആവശ്യത്തിനില്ല. അപ്പൊ യോഗ്യത ഉണ്ടെങ്കിലേ അത് പറ്റൂ, അല്ലാത്തതിന് പറ്റത്തില്ല. അർത്ഥിത്വ സാമർത്ഥ്യം, അത് രണ്ടും ഇല്ലാത്തവർക്ക് ഏത് കാര്യത്തിനായാലും ശരി, അത് ആവശ്യമാണ്. ശൂദ്രന് ഇത് രണ്ടും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെ? തസ്മാത് ശൂദ്രോ യജ്ഞ അനവക്ലിപ്ത ഇതിവത് ശൂദ്രോ വിദ്യായാം അനവക്ലിപ്ത ഇതിജ നിഷേധ അശ്രമുണ്ടാവും. ഈ ഒരു വാക്യത്തിൽ തന്നെ ഭയങ്കര കൃത്രിമത്വമാണ്. ശൂദ്രോ യജ്ഞ അനവക്ലിപ്ത തൈത്രിയ സംഹിത ഒരു വാക്യമാണ്. അതായത് പൂർവമീമാംസയിൽ ശൂദ്രത്തിന് യജ്ഞാധികാരമില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, അവിടെ 18 സൂത്രങ്ങൾ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെ ഒരു വാക്യത്തെ എടുത്തു കാണിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാ കാര്യം എത്ര എളുപ്പമായിപ്പോയതിനെ ബാധൊരു ചർച്ച അവസാനിപ്പിച്ച് ആദ്യം തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. ശൂദ്രന് യജ്ഞത്തിന് അധികാരമില്ല. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞിരിക്കുന്നു തസ്മാ ശൂദ്രോ യജ്ഞ അനവക്ലുപ്ത. ഈ ഒരു വാക്യത്തെ അവിടെ എടുത്തു കാണിച്ചില്ല. എന്താ, അവർക്കൊന്നും വേദം അറിയില്ലായിരുന്നു. അവർക്ക് വേദം അറിയാത്തവരല്ലോ അവിടെ ചർച്ച ചെയ്തത്. ഇന്നത്തെക്കാൾ കൂടുതൽ വേദം അന്നുണ്ടായിരുന്നു, പല വേദശാഖകളും നഷ്ടപ്പെട്ടു പോയെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഭാഷ്യകാരൻ എന്നുവെച്ചാ മഹാഭാഷ്യകാരൻ പറയുന്നുണ്ട്, സഹസ്രവത്മാ സമവേദ, സമവേദത്തിന് 1000 ശാഖകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകുറിച്ച് അതിശയോക്തിയായി പോകട്ടെ. എന്തായാലും ഇന്നുള്ള കൂടുതൽ ശാഖകളൊന്നും ഉണ്ടായിരുന്നു. അതിൽ അവിടെയൊന്നും കാണാത്ത കാര്യം ഇവിടെ എവിടുന്ന് കൊണ്ടുവന്നു? തസ്മാത് ശൂദ്രോ യജ്ഞ അനവക്ലുപ്ത. ഇവിടെ ഭാഷകാരൻ പറയുന്നു അങ്ങനെ നിഷേധിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിനെ പൂർവമീമാംസയിൽ ഇങ്ങനെ ഒരു വാക്യത്തെ ഉദ്ധരിക്കുകയോ ഇതിനെ പ്രമാണമായി കാണിക്കുകയോ കണ്ടിട്ടില്ല. അവിടെ ന ശൂദ്രേണ അധ്യേതവ്യം എന്ന് പറഞ്ഞ നിഷേധത്തിന് പ്രമാണമായി എടുത്തത് ഗൗതമസ്മൃതി മാത്രം. ഈ ഭാഷകാരന്റെ ഭാഷകാരൻ പല സ്ഥലത്തും മഹാഭാരതത്തെ ഉദ്ധരിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലം. ഗീതാഭാഷ്യം പോലെയുണ്ട്, എത്രയോ സ്ഥലത്ത് വ്യക്തമായി പറയുന്നുണ്ട് ശൂദ്രന് വേദാധ്യയനമാകാം. അല്ലെങ്കിൽ ശൂദ്രനെന്ന് പറയുന്നത് കർമ്മം കൊണ്ടല്ല, കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അല്ല, ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ വേദാധ്യയനമെല്ലാം ആകുമല്ലോ. എത്രയോ സ്ഥലത്ത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ജന്മം കൊണ്ടൊരാൾ ശൂദ്രനാണെന്ന് തീരുമാനിക്കും. മറിച്ച് പക്ഷമുണ്ട്, മറിച്ചൊരു പക്ഷമുണ്ട്, എന്നാലും ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ശൂദ്രൻ കർമ്മം കൊണ്ടാണെങ്കിൽ പിന്നെ വേദാധ്യയനത്തിന് എന്താ തടസ്സം? അതും പരാമർശിക്കാതെ ഇങ്ങനെ ഒരു കാര്യം, തസ്മാ ശൂദ്രോ ജ്ഞാനവക്ലത്ത എന്ന് ശൂദ്രന് ഇവിടെ വേദാധ്യയനത്തെ നിഷേധിച്ചിരിക്കുന്നതാണ്. ഇതിൽ ശൂദ്രന് വേദാധ്യയനത്തെ നിഷേധിച്ചിട്ടില്ല, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ വാക്യം വരുന്നത് ജ്യോതിഷ്ഠോമ പ്രകരണത്തിലാണ്. ജ്യോതിഷ്ഠോമ പ്രകരണത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന് ശൂദ്രന് അധികാരമില്ലെന്നാ പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ബ്രാഹ്മണന് രാജസൂയത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന് യജ്ഞാധികാരമില്ല എന്നർത്ഥമില്ല, മറ്റു യജ്ഞങ്ങൾ ചെയ്യാം. അതുപോലെ ജ്യോതിഷ്ഠോമത്തിൽ ശൂദ്രന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വേറെ ശൂദ്രന് ചെയ്യാൻ പാടില്ല എന്നർത്ഥമില്ല. വ്യക്തമായി വേദത്തിൽ പറയുന്നുണ്ട് നിഷാദസ്തപതി യാജയെ. നിഷാദസ്തപതി എന്ന് പറയുന്നത് നിഷാദനെന്ന് പറയാൻ അറിയാം, കാട്ടാളവർഗമാണ്. അവരുടെ നേതാവിനാണ് പറയുന്നത് നിഷാദസ്തപതി, അയാളെ യാഗം ചെയ്യിക്കാൻ പറയുന്നുണ്ട്. രൗദ്രം ചരും നിർവപേ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നുണ്ടതാണ് വർഷാസു രഥകാരു അഗ്നി ആദധീത. വർഷകാലത്തിൽ രഥകാരൻ എന്നുവെച്ചാൽ തച്ചൻ, ആശാരി, അവൻ അഗ്നിയാധാനം ചെയ്യണം, ശൂദ്രനാണ്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മറച്ചു വച്ചിട്ട് അപ്രസക്തമായ ഒരു സന്ദർഭത്തിൽ നിന്നും ഒരു വാക്യത്തെ അടർത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് തസ്മാ ശൂദ്രോ യജ്ഞ അനവക്ലത്ത എന്ന് പറഞ്ഞാൽ ശൂദ്രന് യജ്ഞാധികാരം നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൃത്രിമ ബുദ്ധിയല്ലാതെ എന്താണ്? ഇനി അനവക്ലത്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേറെ ആരും സംസ്കൃതം പഠിക്കില്ല എന്നുള്ള ധൈര്യത്തിലാണോ ഇത് എഴുതി വെച്ചത്? കൃപു സാമർഥ്യം എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണെങ്കിൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ അർത്ഥിത്വ സാമർഥ്യം എന്ന് പറയുന്നതിൽ ഈ ഒരു യാഗം ചെയ്യുന്നതിന് അവന് സാമർഥ്യമില്ല എന്നേ ഉള്ളൂ. ഇനി ക്ലിപ്തം എന്ന് പറയുന്ന ഇതിന് നിശ്ചിതം എന്നുള്ള അർത്ഥമുണ്ട്. അവക്ലിപ്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ നിശ്ചയം. അനവക്ലിപ്തി എന്ന് പറഞ്ഞാലോ ഇക്കാര്യത്തിൽ പൂർണ്ണമായി നിശ്ചയിക്കാൻ കഴിയത്തില്ല എന്നേ ഉള്ളൂ അർത്ഥം. അതല്ല ഇവിടെ നിഷേധാർത്ഥം ഈ വാക്യത്തിലില്ല. അപ്പൊ ഇങ്ങനെ ഒരു അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാക്യത്തെ പൂർവമീമാംസയെ കൊണ്ടുവന്നിട്ട് ഇതാ ശൂദ്രൻ യജ്ഞത്തെ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കാരണം ഇവിടെ ആകെ നാലഞ്ച് സൂത്രമേ ഉള്ളൂ, അവിടെ അങ്ങനെയല്ല. അധികാരത്തെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നിടത്ത് വളരെയധികം സൂത്രങ്ങളുണ്ട്. അവശൂദ്ര അധികരണത്തിൽ മാത്രം 18 സൂത്രം, ബാക്കി നിഷാദസ്തപത്തി അധികരണം, രഥകാരാധികരണം, സ്ത്രീക്ക് അധികാരമുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന അധികരണം, അംഗവൈകല്യം വന്നവന് യാഗത്തിന് അധികാരമുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്ന അധികരണം, അങ്ങനെ ഒരുപാട് സൂത്രങ്ങളുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്ത ഒരു സൂത്രത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്നതും സ്വാർത്ഥതയാണ്, കൃത്രിമ ബുദ്ധിയാണ്. ഈ വാച്ചന്ത ഓടുന്നില്ലേ എന്നാണ് ഇത് പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ മടുത്ത്. കാരണം മനുഷ്യൻ സഹിക്കുന്നതിന് ഒരു പരിധിയില്ല. തസ്മാ ശൂദ്രോ യജ്ഞേ അനവക്ലുപ്ത ഇതിവത്, ശൂദ്രോ വിദ്യായാം അനവക്ലുപ്ത ഇതിജോ നിഷേധാശ്രമം. എന്തോ ഒരു സൗജന്യം ചെയ്യും പോലെയാണ് പറയുന്നത്. ശൂദ്രൻ വിദ്യയിൽ ശൂദ്രൻ അധികാരമില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല, അത്രയെങ്കിലും പറയാനുള്ള മനസ്സ് വന്നിട്ടുണ്ട്. അതായത് ശൂദ്രന് യജ്ഞത്തിന് അധികാരമില്ല എന്ന് പറഞ്ഞതുപോലെ ശൂദ്രന് വിദ്യയിൽ അധികാരമില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ശൂദ്രം വിചാരിക്കും ശൂദ്രനെ എന്തോ ഫേവർ ചെയ്യണം. വാസ്തവത്തിൽ ഇത് ശൂദ്രന് ഒരു ചതിക്കുഴിയാണ്. ഇവിടെ വാസ്തവത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശൂദ്രന് യജ്ഞത്തിൽ അധികാരമില്ല, യജ്ഞത്തിൽ നിന്ന് ശൂദ്രനെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷെ അത് എന്നെ പറയാ അലങ്കൃത്യ ശിരച്ഛേദ ന്യായം എന്ന് പറയും. ഒരുത്തിന് കഴുത്ത് വെട്ടി കൊല്ലാൻ പോകുന്നു, അതിനുമുമ്പ് അവനെ നല്ലവണ്ണം മേക്കപ്പൊക്കെ ചെയ്ത് കുളിപ്പിച്ച് പൊട്ടുതൊട്ട് തലയിൽ കിരീടമൊക്കെ വെച്ചിട്ട് അവസാനം കിരീടത്തോടുകൂടി കഴുത്തങ്ങ് വെട്ടിക്കളയുക. ഇതൊരു തരം ക്രൂരതയാണ്. അധികം ഇതിനകത്തൊന്നുമില്ല. ഇവിടെ പറയുന്ന എന്താണ്? ശൂദ്രന് വിദ്യയിൽ അധികാരമില്ല എന്നൊരിടത്തും നിഷേധിച്ചില്ല. അതിനു മുമ്പേ പറഞ്ഞു ഏതുപോലെ യജ്ഞത്തിൽ നിഷേധിച്ചല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് ധരിക്കണേ? യജ്ഞത്തിൽ നിഷേധിച്ചു, യജ്ഞത്തിലും നിഷേധിച്ചിട്ടില്ല, വിദ്യയിലും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എന്നോട് പറയുന്നത് തസ്മാത് ശൂദ്രോ യജ്ഞ അനവക്ലത്ത, ശൂദ്രൻ യജ്ഞത്തിൽ ശൂദ്രൻ യജ്ഞത്തെ നിഷേധിച്ചിരിക്കുന്നു എന്നതുപോലെ ശൂദ്രോ വിദ്യായാം അനവക്ലത്ത ഇതി നിഷേധാശ്രമള. ശൂദ്രൻ വിദ്യയിൽ ശൂദ്രന് അധികാരമില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. യച്ച കർമ്മസു അനധികാര കാരണം ശൂദ്രസ്യ അനഗ്രിത്വം ന തത് വിദ്യാസു അധികാരസ്യ അപവാദകം ലിംഗം നഹി ആഹവനിയാദി രഹിതേന വിദ്യാവേദിത് നശക്യതേ ഭവതി ച ലിംഗം ശൂദ്ര അധികാരസ്യ ഉപോത്ബലകം സമ്പർഗവിദ്യയാം ഹി ജ്ഞാനശ്രുതിം പോത്രായണം ശുശ്രൂഷം ശൂദ്രശബ്ദേന പരാമർശതി ആഹാരേത്വാ ശൂദ്ര തവൈവ സഹ ഗോഭിരസ്തു ഇതി. ഈ ഭാഗമൊക്കെ നമ്മളവിടെ ചർച്ച ചെയ്യുകയും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തതുമാണ്. വിദുര പ്രഭൃതേശ ശൂദ്ര യോനി പ്രഭാവി വിശിഷ്ട വിജ്ഞാന സമ്പന്ന സ്മരിയന്തി. ഇവിടെ പറയുന്നു വിദുരനും മറ്റ് ശൂദ്രയോനിയിൽ ജനിച്ചവരാണ് എന്നുവെച്ചാൽ വിദുരൻ ശൂദ്രനാണ്. ഭാഷകാരൻ ഇവിടെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ജ്ഞാനി ആയാ ബ്രാഹ്മണനാവൂ. മഹാഭാരതത്തിൽ പല ഭാഗത്തും പറയുന്നുണ്ട് വിദുരൻ ബ്രാഹ്മണനാണ് ജ്ഞാനിയായതുകൊണ്ട്. അമ്മ ആരോ ആയിക്കൊള്ളട്ടെ, ദാസി സ്ത്രീ ആയിക്കൊള്ളട്ടെ, പക്ഷെ ജ്ഞാനിയാണ് ബ്രാഹ്മണനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ശങ്കരാചാര്യർ അത് കണ്ട ഭാവ്യം നടിക്കുന്നില്ല. ശൂദ്രനാണ് എന്നാൽ ജ്ഞാനിയുമാണെന്നാണ് പറയുന്നത്. ഈ രണ്ടും കൂടെ ചേരുന്ന കാര്യമുണ്ട്. തസ്മാത് അതിക്രിയതേ ശൂദ്രോ വിദ്യാസ്, ഇത് പൂർവപക്ഷമാണ്. ശൂദ്രൻ എന്താണ്? വിദ്യയിൽ അധികാരിയാണ്. എന്നിട്ട് അതിന് ഏവം പ്രാപ്തേ ബ്രഹ്മ എന്ന് വെച്ചാൽ തന്റെ അഭിപ്രായം പറയണം. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഇനി മറ്റാരെങ്കിലും പറഞ്ഞെന്ന് കൊടുക്കാൻ പറ്റില്ല, വയം ബ്രഹ്മ എന്നാണ്. അത് നമ്മൾ വിശദീകരിക്കും.